ബ്രഹ്മസൂത്രസംഗ്രഹപ്രശ്നം പാദം 3 അധികരണം 5 സൂത്രം 19 ഉത്തരാച്ചേത് ആവിർഭൂത സ്വരൂപസ്ഥ ഉത്തരാച്ചേത് ആവിർഭൂത സ്വരൂപസ്ഥ ഉത്തരം എന്ന് പറയുന്നത് പ്രജാപതിയുടെ വാക്കുകൾ. ഇവിടെ ഇന്ദ്രൻ ഉപദേശിക്കുന്ന വാക്കുകൾ അവിടെയും എന്താണ് പരമാത്മാവിനെയാണ് വെളിപ്പെടുത്തുന്നത്. അതെങ്ങനെയെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. യഥാതു ദേഹേന്ദ്രിയ മനോബുദ്ധി സംഘാത വിത്ഥാപ്യ ശ്രുത്യ പ്രതിബോധ്യത്തെ തത്വമസി എന്നും മറ്റും ശ്രുതി ബോധിപ്പിക്കുന്നു. ദേഹം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി ഈ സംഘാതങ്ങളിൽ നിന്നും വേർതിരിച്ച്, ഇപ്പൊ വിത്താനം നേരത്തെ പറഞ്ഞല്ലോ, ശരീരത്തിൽ നിന്നുള്ള വിത്താനം അത് സഹജമായി സംഭവിക്കുന്നു, നേരെ സുഷുപ്തിയിലേക്ക് പോകുന്നു. അപ്പോൾ ആ വിത്താനം എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതല്ല എന്ന് പറഞ്ഞു. ശ്രുതി അത് ബോധിപ്പിക്കുന്ന എങ്ങനെയാണ്? ദേഹ, ഇന്ദ്രിയ, മനസ്സ്, ബുദ്ധി എന്ന് പറയുന്ന ഈ സംഘാതത്തിൽ നിന്നുള്ള വിത്താനമാണ് ബോധിപ്പിക്കുന്നത്. അപ്പൊ അതൊന്നു പറഞ്ഞു എന്താണ് സശരീരത്വം, അശരീരത്വം എന്നെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേഹാത്മബുദ്ധി അല്ലാതെ വേറൊന്നുമില്ല. ഒന്നു പറഞ്ഞു സശരീരയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേഹാത്മബുദ്ധിയോടുകൂടി ഇരിക്കുന്നു, ആ ശരീരനാണ് എന്ന് പറഞ്ഞാൽ ദേഹാത്മബുദ്ധി ഇല്ല എന്നുമ്പ് വന്നായിരുന്നു. അതിനാണ് ഇവിടെ പറയുന്ന ഉത്ഥാനം എന്ന് പറയുന്നത്. അതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. നാസിത്വം ദേഹേന്ദ്രിയ മനോബുദ്ധി സംഘാത, അത് തത്വമസി എന്ന് പറയുന്നിടത്ത് മാത്രമല്ല, ഇങ്ങനെ സമ്പ്രസാദനെ കുറിച്ച് പറയുന്നിടത്തും ബോധിപ്പിക്കുന്ന ഇത് തന്നെ. എന്തിനാ സുഷുപ്തി, ഉറക്കത്തിനെ കുറിച്ച് എന്തിനാ പറയുന്നത്? അവിടെയും ശ്രുതി ബോധിപ്പിക്കുന്ന ഇതാണ്, നീ ദേഹ ഇന്ദ്രിയ മനോബുദ്ധി സംഘാത അല്ല. ഇപ്പോൾ അഹം എന്നുള്ള ബുദ്ധിയോടുകൂടി തന്നെ അറിയുന്ന അങ്ങനെയാണ്, അതല്ല നാസി സംസാരി. അതുകൊണ്ട് തന്നെ നിനക്ക് ജനന മരണങ്ങളില്ല, സുഖ ദുഃഖങ്ങളില്ല. കിം തർഹി, പിന്നെന്താണ്? തദ്യ സത്യം സ ആത്മാ തത്വമസി ചേതകേതോ എന്ന് പറഞ്ഞ ആ ഭാഗത്തെ പറയുന്നു. അത് സത്യമാണ്, അതാണ് സ്വരൂപം. ചൈതന്യ മാത്ര സ്വരൂപ തത്വമസീതി, കേവല ചൈതന്യ സ്വരൂപനാണെന്ന് പറഞ്ഞാൽ നീ ദേഹസ്വരൂപനല്ല. തഥാ കൂടസ്ഥ നിത്യ ദിക് സ്വരൂപം ആത്മാനം പ്രതിബുദ്ധ്യ, അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ തത്വമസി എന്നും മറ്റും ബോധിപ്പിക്കുമ്പോൾ അവിടെയാണ് ശരിയായി ഉണരുന്നത്, ശരിയായ ഉത്ഥാനം സംഭവിക്കുന്ന അവിടെയാണ്. എങ്ങനെ? കൂടസ്ഥ നിത്യ ദൃക്സ്വരൂപം ആത്മാനം, കൂടസ്ഥമായ നിത്യമായ ചേതന സ്വരൂപമായ തന്നെ പ്രതിബുദ്ധ്യ, ശരീരബുദ്ധി കളഞ്ഞിട്ട്. അസ്മാ ശരീരാദ്യഭിമാനം അഭിമാനാത് സമുത്തിഷ്ഠൻ. അപ്പോ വിധാനം എന്ന് നേരത്തെ എന്താ പറഞ്ഞത്? ഈ ശരീരത്തിൽ നിന്നും എഴുന്നേറ്റ് ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞത്. അത് പറയുന്നു അസ്മാ ശരീരാദ്യഭിമാനാത് സമുത്തിഷ്ഠൻ, ഈ ശരീരാഭിമാനത്തിൽ നിന്നും, ശരീരമാണ് താനെന്നുള്ള ബോധം, അതിൽ നിന്നാണ് ഒരുവൻ എണീക്കുന്നത്. സൈവ കൂടസ്ഥ നിത്യ ദുസ്വരൂപ ആത്മാഭവതി. അപ്പോൾ അവൻ ഈ ബോധം കൊണ്ട് അവൻ കൂടസ്ഥ നിത്യനായ ജ്ഞാനസ്വരൂപനായ സ്വരൂപമാകുന്നു. സുഷുപ്തി എന്ന് പറയുന്ന ഒരവസ്ഥയെ കാണിക്കുന്നത് ഇവിടെ ഈ പറയുന്നത്, അത് തത്വമസി എന്ന് പറയുന്നതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് അർത്ഥം. അതാണ് രണ്ടും കൂടെ ഇവിടെ ചേർത്ത് പറയുന്നു. സുഹൃത്തിയിൽ അതെന്താ സംഭവിക്കുന്നത്? സഹജമായി അത് തത്വമസി എന്നുള്ള വാക്യത്തെ ശ്രവിച്ചിട്ട് സംഭവിക്കുന്നു. സുഹൃത്തിയിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ദേഹാഭിമാനം നഷ്ടപ്പെടുന്നു, കേവല സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. അത് തത്വമസി എന്നുള്ള വാക്യത്തിൽ നിന്നും വാക്യം ശ്രവിച്ച് താൻ ദേഹമല്ല എന്ന് ബോധിക്കും. ആ ബോധം ആണ് ഇവിടെ സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത്. സയോഹ വൈ തത് പരമം ബ്രഹ്മ വേദ ബ്രഹ്മയു വിഭവതി. അതുകൊണ്ട് മുണ്ടകത്തിലും പറഞ്ഞു, ആരാണോ ബ്രഹ്മത്തെ അറിയുന്നവൻ അവൻ ബ്രഹ്മം തന്നെ. ബ്രഹ്മഭവനം എന്ന് പറയുന്നത് ആ ബ്രഹ്മബോധമാണ്. തദൈവ അസ്യ പാരമാർത്ഥിക സ്വരൂപം യേന ശരീര സമുത്ഥായ സേന രൂപേണ അഭിനിഷ്പദ്യതെ. ആ ബ്രഹ്മസ്വരൂപസ്ഥിതി, ആ ബ്രഹ്മസ്വരൂപം അതാണ് അവന്റെ പാരമാർത്ഥികമായ സ്വരൂപം. ഏന ശരീര സമുദ്ധായ സ്വേനരൂപേണ അഭിനിഷ്പത്തി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സ്വരൂപത്തിൽ നിന്നും വിട്ട്, ശരീരത്തെ വിട്ടിട്ട് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. ശരീരത്തിൽ നിന്ന് വിട്ടിട്ട് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞാൽ ദേഹാഭിമാനത്തെ വിട്ടിട്ട് താൻ പരമാർത്ഥ വസ്തുവാണെന്ന് ബോധിക്കുക, അതാണ്. അവിടെ ചോദ്യം വരുന്നു, കഥം വിനാസംജ രൂപം സ്വയനൈവ നിഷ്പദ്ധ്യതീ സംഭവതി കൂടസ്ഥനിത്യ. താൻ സ്വയം കൂടസ്ഥനിത്യനാണെങ്കിൽ തന്റെ സ്വരൂപത്തെ താൻ തന്നെ പ്രാപിക്കുക എന്നുള്ളത് എങ്ങനെ സംഭവിക്കും? അസാധ്യമല്ലല്ലോ. കാരണം തന്റെ സ്വരൂപം അത് ഏകരസത്തിൽ ഏക സ്വഭാവത്തോടുകൂടിയതാണ്. അതിന് മാറ്റം, കൂടസ്ഥം എന്ന് പറഞ്ഞാൽ മാറ്റം വരുന്നില്ല. തനിക്കൊരിക്കലും മാറ്റമേ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇനി എങ്ങനെ താൻ തന്റെ സ്വരൂപസ്ഥിതി സംഭവിക്കും? സ്വരൂപ സ്വേനൈവ നിഷ്പത്തി, താനായി തന്നെ തീരുക, അതങ്ങനെ സംഭവിക്കും. താൻ ആണല്ലോ, അല്ലാതിരുന്നാലേ അതായിത്തീരാൻ പറ്റും. ശബ്ദം കൊണ്ട് വാക്കുകളെ കൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും അത് വസ്തുതയുമായിട്ട് പൊരുത്തപ്പെടണം. തനിക്ക് താനായി മാറേണ്ട ആവശ്യമില്ല, കാരണം താൻ തന്നെയാണ്. പിന്നെ ഇതും കൂടെ പറയുന്നതിൽ എന്താ? കൂടസ്ഥ നിത്യ തണൽ യാതൊരു വികാരവും സംഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ തനിക്കിങ്ങനെ താനായി മാറാൻ കഴിയും. സാറിന് ചോദിക്കുന്ന ചോദ്യമാണ്, അത് വിശദീകരിക്കുന്നു. സുവർണാദീനാം ദ്രവ്യാന്തര സന്നികർഷ സമ്പർക്കാത് അഭിഭൂത സ്വരൂപാണാം അനഭിവ്യക്തവും അസാധാരണ വിശേഷാണാം ക്ഷാരപ്രക്ഷേപാദ്വി ശോധ്യമാനാം സ്വരൂപേണ അഭിനിഷ്പത്തി. സുവർണം പോലെയുള്ള ലോകങ്ങളിൽ, സ്വർണത്തിൽ അത് ധാരാളം ഉപയോഗിച്ചു കഴിയുമ്പോൾ അതിൽ അഴുക്കും മറ്റും വന്നിട്ട് അതിൻ്റെ തിളക്കം, സ്വർണത്തിൻ്റെ പ്രത്യേകത എന്നാണ്, അതിൻ്റെ മഞ്ഞ തിളക്കം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള തിളക്കം നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെട്ടു പോകുമ്പം അതിൽ ക്ഷാരപ്രക്ഷേപം, ചില കെമിക്കലൊക്കെ ഉപയോഗിച്ച് അതിനെ ശുദ്ധിയാക്കുമ്പോൾ അതിൻ്റെ അഴുക്ക് പോയി കഴിയുമ്പോൾ അത് നല്ല ശുദ്ധമായ പഴയ തിളക്കത്തോടുകൂടിയിരിക്കും. സ്വർണത്തിൽ സംഭവിക്കുക എന്തുകൊണ്ട്? അതിൻ്റെ വാസ്തവ സ്വരൂപം നല്ല മഞ്ഞ തിളക്കമുള്ള സ്വരൂപമാണെങ്കിലും ബാഹ്യമായ എന്തെങ്കിലും അതിൽ വന്ന് പറ്റിക്കഴിഞ്ഞാൽ അതിനെ ശുദ്ധീകരിച്ചിട്ട് വീണ്ടും പഴയതുപോലെ ആക്കാം. അതുപോലെ ആത്മാവിൽ സംഭവിക്കില്ല എന്നർത്ഥം. ഇന്ന് സുവർണാദീനാം സുവർണാദി ദ്രവ്യങ്ങൾക്ക് ദ്രവ്യാന്തര സമ്പർക്കാത് മറ്റ് ദ്രവ്യങ്ങളുടെ സമ്പർക്കം കൊണ്ട് അഴുക്കും മറ്റും പിടിച്ചിട്ട് അഭിഭൂത സ്വരൂപമാണ്, അതിൻ്റെ നിറം മങ്ങിപ്പോകുന്നു, അതാണ് അഭിഭൂതം എന്ന് പറയുന്നു. നമ്മൾ പറയും നിറം മങ്ങിയെന്ന്, വാസ്തവത്തിൽ മങ്ങിയുമില്ല, അതാ രീതിയിലിരിക്കുകയാണ്, പക്ഷെ പുറത്ത് അഴുക്ക് വന്നു. അനഭിവ്യക്ത അസാധാരണ വിശേഷമാണ്, അതിൻ്റെ അസാധാരണത്വം എന്താണ്? അതിൻ്റെ തിളക്കം, അതിൻ്റെ വർണ്ണം, അതെല്ലാം എന്ത് ചെയ്തു? അനഭിവ്യക്തമായി അത് പ്രകാശിക്കുന്നില്ല, മങ്ങിപ്പോയി എന്നർത്ഥം. ക്ഷാരപ്രക്ഷേപാദിപി, അതിന് ചില പ്രത്യേക ക്ഷാരവസ്തുക്കളുണ്ട്, അത് അതിലേക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അത് ശുദ്ധിയാക്കാനുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് അതിനെ ശുദ്ധിയാക്കിയാൽ ശോധ്യമാനാനാം അതിനെ ശുദ്ധിയാക്കി കഴിഞ്ഞാൽ എന്ത് വരുന്ന സ്വരൂപേണ അഭിനിഷ്പത്തി സ്യാത്, അത് അതിൻ്റെ തനതായ സ്വരൂപത്തിൽ അത് പ്രകാശിക്കും. ഇപ്പോൾ സ്വർണത്തിൽ അങ്ങനെ സംഭവിക്കാം, അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുപോലെ തഥാ നക്ഷത്രാദീനാം അഹനി അഭിഭൂത പ്രകാശാനാം അഭിഭാവക വിയോഗേ രാത്രി സ്വരൂപേണ അഭിനിഷ്പത്തി സ്യാത്. അതുപോലെ നക്ഷത്രം പകൽ ആകാശത്തിൽ നോക്കിയ നക്ഷത്രത്തെ കാണുന്നില്ല, എന്തുകൊണ്ട്? പകലിലെ ശക്തമായ സൂര്യന്റെ പ്രകാശത്തിൽ നക്ഷത്രത്തിന്റെ പ്രകാശങ്ങളെല്ലാം മങ്ങിപ്പോകുന്നു. രാത്രിയിലോ സൂര്യന്റെ പ്രകാശം ഇല്ലാതാകുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ എന്താണോ നക്ഷത്രങ്ങളുടെ പ്രകാശത്തിന് തടസ്സമായിരുന്നു, അത് മാറി അത് പ്രകാശിക്കുന്നു. അപ്പൊ നക്ഷത്രത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത് സ്വരൂപേണ അത് പ്രകാശിക്കുന്നതാണ്, പക്ഷെ മറ്റൊന്നൊന്ന് അതിനെ അഭിഭവനം ചെയ്യുമ്പോൾ, കീഴ്പ്പെടുത്തുമ്പോൾ, മറ്റൊരു പ്രകാശത്തിനത് അധീനമായി പോകുമ്പോൾ അത് പ്രകാശിക്കുന്നില്ലെങ്കിൽ ആ പ്രകാശത്തെ മാറ്റിയാൽ മതി. ഏതാണോ അതിനെ കീഴ്പ്പെടുത്തി സൂര്യന്റെ പ്രകാശം പോയാൽ മതി, അതും അംഗീകരിക്കാം. അങ്ങനെ തഥാ നക്ഷത്രാദീനാം നക്ഷത്രം തുടങ്ങിയ ആകാശത്തിൽ ജ്വലിക്കുന്ന പ്രകാശങ്ങൾ അഹനി അഭിഭൂത പ്രകാശമാണ്, ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം പകല് അതിൻ്റെ പ്രകാശം മങ്ങിപ്പോയി. അഭിഭാവക വിയോഗി, അതിനെന്താ മറിച്ചു കളയുന്നത്? സൂര്യന്റെ പ്രകാശം. അത് മാറുമ്പോൾ രാത്രിയിൽ സ്വരൂപേണ അഭിനിഷ്പത്തി, അതായത് സ്വയം പ്രകാശിക്കുന്നതെല്ലാം കാണാൻ കഴിയുന്നു. നതു തഥാത്മചൈതന്യ ജ്യോതിഷോ നിത്യസ്യ കേനചിത് അഭിഭവ സംഭവതി അസംസർഗിത്വാ വ്യോമനൈവ ദുഷ്ടവിരോധ പറയുന്നു. അത് ശരിയാണ്, സ്വർണത്തിൽ അങ്ങനെ സംഭവിക്കാം, ആകാശത്തിൽ സംഭവിക്കാം, പക്ഷേ ആത്മചൈതന്യ ജ്യോതിസിന് അതെങ്ങനെ സംഭവിക്കും? അതുപോലെ സംഭവിക്കാൻ പാടില്ല. താൻ പരമാർത്ഥ സ്വരൂപമായി നിത്യ പ്രകാശ സ്വരൂപനായിരിക്കണമെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കണം, അതിനൊരു മറ സംഭവിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത് മറഞ്ഞിരിക്കുന്നു എന്നാണോ പറയുന്നത്? അതാണ് ദേഹാത്മബുദ്ധി വന്നിരിക്കുന്നത്. ആത്മചൈതന്യ ജ്യോതിഷ നിത്യസ്യ, പക്ഷെ ആത്മചൈതന്യ ജ്യോതിഷ അതുപോലെയല്ല. ആകാശത്തിലെ താരകങ്ങളുടെ പ്രകാശം പോലെയോ സ്വർണത്തിന്റെ തേജസ് പോലെയോ അല്ല, അതെന്താണ്? നിത്യമായ ജ്യോതിഷാണ്. കേനചിത് അഭിഭവ സംഭവതി, അതിനെ മറ്റെന്താണ് കീഴ്പ്പെടുത്തുന്നത്? അതിന്റെ പ്രകാശത്തെ മൂടിക്കളയാൻ, മറച്ചു കളയാൻ വേറെന്താ ഉള്ളത്? അസ്വയം പ്രകാശമായിരിക്കുമ്പോൾ എന്തുകൊണ്ട് അസംസർഗത്വ വ്യോമന ഇവ അത് ആകാശം പോലെ നിർലേപമായാണ്, മറ്റൊന്നുമായിട്ട് അതിന് സംസർഗം ഉണ്ടാകത്തില്ല. സ്വർണം എന്തുകൊണ്ടാണ് മങ്ങിപ്പോയത്? മറ്റ് അഴുക്കുമായിട്ട് അതിന് സംസർഗം സംബന്ധം ഉണ്ടായതുകൊണ്ടാണ്, അഴുക്കുകൊണ്ട് അത് പൊതിഞ്ഞതുകൊണ്ടാണ്. എന്തുകൊണ്ട് ആകാശത്തിൽ പകൽ ചന്ദ്രനെ കാണുന്നില്ല? കാരണം അതിൻ്റെ പ്രകാശത്തെക്കാൾ കൂടിയ സൂര്യൻ്റെ പ്രകാശവും അതുമായിട്ട് ബന്ധം വന്നതുകൊണ്ടാണ്. സൂര്യൻ്റെ കടുത്ത പ്രകാശം വന്നപ്പോൾ അതിനെ അമർത്തിക്കളഞ്ഞു. അപ്പം മറ്റൊന്നുമായിട്ട് സംസർഗം വന്നു. ആത്മാവിനെ കുറിച്ച് എന്താ പറയുന്നത്? അസംഗോഹ്യം പുരുഷ, ഈ പുരുഷൻ അസംഗനാണ്, സംസർഗമൊന്നുമായിട്ടില്ല. അത് ആകാശത്തെ പോലെ സംസർഗമില്ലാതിരിക്കുന്ന ഈ പരമാത്മതത്വത്തിൽ എങ്ങനെയാണ് മങ്ങൽ വരുന്നത്, എങ്ങനെ കാണാതിരിക്കുന്നത്? ദുഷ്ടവിരോധ പ്രത്യക്ഷത്തിന് വിരോധവുമാണ്, അനുഭവത്തിനും വിരോധമാണ്. എന്താ അനുഭവ വിരോധം? പറയുന്നു, ദൃഷ്ടി ശ്രുതി മതി വിജ്ഞാതയൂഹി ജീവശിശുരു. താൻ ആരാണെന്ന് തനിക്കറിയാം, തന്റെ സ്വരൂപം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ്? താൻ കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, മണക്കുന്നവനാണ്, മനനം ചെയ്യുന്നവനാണ്, നിശ്ചയം ചെയ്യുന്നവനാണ്. ഇതൊക്കെയാണ് തന്റെ സ്വരൂപം. ഇതാണ് ജീവഭാവം എന്ന് പറയുന്നത്. ആ തന്നെ കുറിച്ചാണ് പറയുന്നത്, ബ്രഹ്മമാണെന്നും നിത്യമാണെന്നുമല്ല. പക്ഷെ അതിൽ താൻ ജ്ഞാനസ്വരൂപനാണെന്ന് പറഞ്ഞാൽ അതിനും തനിക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? താൻ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇതൊക്കെ ജ്ഞാനമാണത്. ഇതാണ് തന്റെ സ്വരൂപം, ജീവന്റെ സ്വരൂപം. തച്ച ശരീരാത് ആ സമുദ്ധിതസ്യാവി ജീവസ്യ സദാ നിഷ്പന്നമേവ ദൃശ്യത്തെ. ജാഗ്രതത്തിലേക്ക് വന്നു സുഷുപ്തി വരെ, അല്ലെങ്കിൽ സ്വപ്നത്തിൽ, എവിടെയായാലും തന്റെ ഈ സ്വഭാവത്തിനൊരു മാറ്റമില്ല. എന്തുകൊണ്ട്? താൻ എപ്പോഴും അറിയുന്നവനായി തന്നെ ഇരിക്കുന്നു. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, ഇങ്ങനെ നാനാരൂപത്തിലുള്ള ഇന്ദ്രിയ പ്രവർത്തനങ്ങളിലൂടെ താൻ സദാ ചൈതന്യ സ്വരൂപനായി തന്നെ ഇരിക്കുന്നു. ഉറങ്ങുന്നതുവരെ അങ്ങനെ ഇരിക്കുന്നു. ശരീര അസമുദ്ധിതസ്യാപി. മുമ്പെന്താ പറഞ്ഞത്? ശരീരത്തിൽ നിന്നും സമുദ്ധിതനായി എവിടെ സുഷുതിയിലേക്ക് പോയി, അവിടെ സ്വയം പ്രകാശനായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നതിന്റെ ആവശ്യമൊന്നുമില്ല. താനിപ്പോൾ ബോധശൂന്യനായിട്ടാണോ ഇരിക്കുന്നത്? സദാ തന്റെ ഉള്ളിൽ ബോധം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. താൻ ആ ബോധസഹായത്തിൽ എല്ലാത്തിനെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് താൻ സ്വയം പ്രകാശിക്കാതിരിക്കുന്നതെന്നാണ്. താൻ എപ്പോഴും അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ശരീര അസമുദ്ധിതസ്യാപി ജീവസ്യ സദാ നിഷ്പന്നമേവ ദൃശ്യതി. ആ ചൈതന്യ സ്വരൂപത്തിൽ സദാ ഒരുപോലെ ഇരിക്കുകയാണ്. താൻ സദാ ബോധസ്വരൂപനായിരിക്കുന്നു. ബോധശൂന്യനായി തനിക്ക് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കണമെങ്കിൽ സുഷുതി പോകണം. സർവഹി ജീവ പശ്യൻ ശുൺവൻ മന്വാനോ വിജാനൻ വ്യവഹരന്തി വ്യവഹരതി അനിഥ വ്യവഹാരാനുഭവത്തെ. പറയുന്ന എല്ലാ ജീവന്മാരും എന്താണ്? പശ്യൻ കാണുന്നു, ശൃണ്വൻ കേൾക്കുന്നു, മന്വാനഹ മനനം ചെയ്യുന്നു, വിജാനൻ നിശ്ചയിക്കുന്നു, വിശേഷൻ അറിയുന്നു. ഇങ്ങനെ വ്യവഹരതി, അങ്ങനെയാണ് വ്യവഹാരങ്ങൾ എല്ലാം നടക്കുന്നത്. ചിന്തിക്കുന്നതിനെ ആശ്രയിച്ചിട്ടാണ്, വാക്കുകൊണ്ട് സംസാരിക്കുന്നതിനെ ആശ്രയിച്ചാണ്, ശരീരത്തെ കൊണ്ട് പ്രവർത്തിക്കുന്നതിനെ ആശ്രയിച്ചിട്ടാണ്. അതാണ് വ്യവഹാരം. ഇതെല്ലാം സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ ആശ്രയിച്ചിട്ട്? ഈ ബോധത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഈ ശരീരത്തെ വിട്ട് കേവലമായ സ്വരൂപത്തിൽ ബോധനായി പ്രകാശിക്കേണ്ട കാര്യമൊന്നുമില്ല. പലപ്പോഴും ബോധമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അന്യഥാ വ്യവഹാരാനുഭവത്തെ, ഇങ്ങനെയൊരു ബോധം തന്റെ ഉള്ളിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ തന്നിൽ എങ്ങനെ ഇതെല്ലാം നടക്കും? ചിന്തയും വാക്കും പ്രവൃത്തി എങ്ങനെ നടക്കും? തച്ചേ ശരീരാ സമുദ്ധിതസ്യ നിഷ്പദ്ധ്യേത പ്രാഗ് സമുദ്ധാന ദുഷ്ടോ വ്യവഹാരോ വിരുദ്ധ്യേത. പറയണ ആ കേവലമായ ജ്ഞാനസ്വരൂപനായി നിൽക്കുന്നതിന് ഈ ജാഗ്രത്തിലെ ശരീര അഭിമാനം വിട്ടിട്ട് സുഷുതിയിലേക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് താൻ സ്വയം ചൈതന്യ സ്വരൂപനായി പ്രകാശിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ജാഗ്രത്തിൽ തന്നിൽ ചൈതന്യ പ്രകാശം ഇല്ലെന്നാണ്. പിന്നെ ഇവിടെ എന്താ പ്രകാശിക്കുന്നു? ചൈതന്യ സ്വരൂപനായി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ചൈതന്യ സ്വരൂപനായി നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ വ്യവഹാരങ്ങൾ നടക്കുന്നത്. അതിനുവേണ്ടി ഉറങ്ങേണ്ട കാര്യമില്ല. പൂർവക്ഷി പറയണമെന്നുള്ളത് തച്ചേ ശരീര സമുദ്ധിതസ്യ നിഷ്പത്തിയത, ശരീരം വിട്ടുപോയവനാണ്, സുഷുപ്തിയിൽ പോയവനാണ് ആ പ്രകാശം, സ്വയം പ്രകാശം എന്ന് പറയുകയാണെങ്കിൽ പ്രാക് സമുദ്ധാന. ഈ അങ്ങനെ സുഷുപ്തിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള വ്യവഹാര വിരുദ്ധ്യത, ജ്ഞാനത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് വരും. പക്ഷെ അത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയും താൻ സ്വയം പ്രകാശനായിരിക്കുന്നു, അതിനു വേണ്ടിയിട്ട് ഇത് വിട്ടിട്ട് സുഷുപ്തി പോകേണ്ട കാര്യമില്ല എന്നാണ്. അത് ഹക്കിമാത്മകമിതം ശരീര സമുദ്ധന. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഈ ശരീരത്തിൽ നിന്നുള്ള വിട്ടുപോക്ക് എന്ന് പറയുന്നത് എന്താ, അതിനെ ഒന്ന് വ്യാഖ്യാനിക്കണം, ഒന്ന് മനസ്സിലാക്കണം. കിമാത്മികാവ സ്വരൂപേണ അഭിനിഷ്പത്തി, നിങ്ങൾ പറയുന്നത് എന്താണ്? സ്വരൂപസ്ഥിതിയാണ് സുഷുപ്തിയിലെന്ന്. എന്താണ് ഈ സ്വരൂപസ്ഥിതി? ഇപ്പോഴും സ്വരൂപത്തിലാണല്ലോ എന്നർത്ഥം. ഇത്രയും പുരോക്ഷം വരുമ്പോൾ അതിന് സമാനം പറയുന്നു. അത്ര വിച്ചതി അതിന് സമാനം പറയാം. പ്രാഗ് വിവേക വിജ്ഞാന ഉത്പത്തി ശരീരേന്ദ്രിയ മനോബുദ്ധി വിഷയ വേദനാവാദിഭിവിക്തമിവ ജീവസ്യ ദൃഷ്ട്യാദി ജ്യോതിസ്വരൂപം ഭവതി. പറയുന്നത് ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഈ ശരീരം വിട്ട് സുഷുതി പോയാൽ അവിടെ സ്വയം പ്രകാശ സ്വരൂപം തന്നെയാണ്. ഇവിടെ ഈ ജാഗ്രതത്തിൽ ഈ വ്യവഹാരങ്ങൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും സ്വയം പ്രകാശ സ്വരൂപം തന്നെയാണ്, അത് അംഗീകരിക്കുന്നു. അത് പൂർവ്വപക്ഷിയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പൂർവ്വപക്ഷം കൊണ്ടുവരുന്നത്. സിദ്ധാന്തത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഇതാണ്. പൂർവ്വപക്ഷിനെ അംഗീകരിക്കുന്ന എന്താണോ, ജാഗ്രതത്തിലും സുഷുപ്തിയിലും എല്ലാം കേവല പ്രകാശ സ്വരൂപനാണ്. എന്നാൽ പിന്നെ ജാഗ്രത സുഷുപ്തിയും തമ്മിലുള്ള വ്യത്യാസം, ജാഗ്രതും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഇവിടെ പറയുന്നത്. പ്രാഗ് വിവേക വിജ്ഞാന ഉത്പത്തി. പക്ഷേ ഇവിടെ താൻ ജ്ഞാനസ്വരൂപനായിരുന്നിട്ടും ഇവിടെ തത്വമസി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അത് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, വ്യത്യാസം ഉണ്ടാക്കുന്നത് കേവല ജ്ഞാനമാണ്. സുഷുതിയിലും സ്വയം പ്രകാശ സ്വരൂപനാണ്, ജാഗ്രത്തിലും സ്വയം പ്രകാശ സ്വരൂപനാണ്. പക്ഷേ ഇതിന് വ്യത്യാസമുണ്ടാക്കുന്ന എന്താണ്? ജാഗ്രതത്തിലുണ്ടാകുന്ന വിവേക വിജ്ഞാനം, അവിജ്ഞാനം ഇതിൽ ഭേദത്തെ ഉണ്ടാക്കുന്നു. അവിജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ ഇവിടെ താൻ ഇത്തരം വ്യവഹാരങ്ങളിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നു. പ്രാഗ് വിവേക വിജ്ഞാന ഉത്പത്തി ശരീര ഇന്ദ്രിയ മനോബുദ്ധി വിഷയ വേദന ഉപാധിഭി. ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, വിഷയവേദന, വിഷയജ്ഞാനം, ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള വിഷയജ്ഞാനം. ബാഹ്യമായി ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ അറിയുന്നു, ആന്തരികമായി സുഖ ദുഃഖാദികളെ അറിയുന്നു. അപ്പോ സ്വയം പ്രകാശമായ തന്റെ സ്വരൂപത്തിൽ അധികമായി ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇതാണ് എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്? ഇതാണ് ഉപാധികൾ തന്നെ. ഇവിടെ ശരീരം ഒരു ഉപാധിയാണ്, ഇന്ദ്രിയ ഒരു ഉപാധിയാണ്, ബാഹ്യമായ വിഷയങ്ങളെക്കുറിച്ച് തൻ്റെ ഉള്ളിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവേദന അതും ഒരു ഉപാധിയാണ് തനിക്ക്. കാരണം ശരീരത്തെ താൻ അറിയുന്നു, അറിഞ്ഞുകൊണ്ട് ശരീരത്തോട് താതാത്മ്യപ്പെടുന്നു, സുഖദുഃഖാദികൾ ആന്തരികമായി അറിയുന്നു, അതുകൊണ്ട് അതിനോട് താതാത്മ്യപ്പെടുന്നു. അങ്ങനെ തന്റെ ബോധ താതാത്മ്യത്തിനുള്ള ഉപാധികൾ ആണ് ഈ കാണുന്നതെല്ലാം. ഈ ഉപാധികളോട് അവിവിക്തമിവ, ഇതിനോട് ഈ പറഞ്ഞ സുഷുപ്തിയിൽ ഇരുന്ന ആ കേവലമായ ചൈതന്യം, ജാഗ്രതയിൽ സ്ഥിതി ചെയ്യുന്ന ആ ഏകമായ ചൈതന്യം, അവിവിക്തമായി എന്ന് വെച്ചാൽ താതാത്മ്യപ്പെട്ട്, ഇതിനോട് താതാത്മ്യപ്പെട്ടു. എങ്ങനെ താതാത്മ്യപ്പെടുന്നു? അഹം എന്ന് ഈ ശരീരത്തോട് താതാത്മ്യപ്പെടുന്നു, അഹം സുഖി എന്ന് സുഖദുഃഖാദികളോട് താതാത്മ്യപ്പെടുന്നു. അതാണ് ഇവിടെ കൂടുതലായി സംഭവിക്കുന്നത്. എപ്പോ? പ്രാഗ് വിവേക വിജ്ഞാന ഉത്പത്തി തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിച്ച് തന്റെ ഉള്ളിലുണ്ടാകുന്ന ആ വിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാകേണ്ടതായ വിജ്ഞാനം, ഈ അവിവിക്തമായി താതാത്മ്യമായിട്ട് ജീവസ്യ ദൃഷ്ടിയാദി ജ്യോതിസ്വരൂപം ഭവതി. അപ്പോൾ ജീവൻ എന്തു വരുന്നു, അവൻ ദൃഷ്ടാവായി, ശ്രോതാവായി, മന്ദാവായി, വിജ്ഞാതാവായി എല്ലാം ഇരിക്കുന്നു. അത് ശരി തന്നെയാണ്. പക്ഷെ അവിടെ ഉപാധികളോടുള്ള ഒരു താതാത്മ്യം സംഭവിച്ചിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. സുഷുപ്തിയിൽ അതില്ല. ജാഗ്രതയിൽ എന്ത് ചെയ്യുന്നു, അതിനെ ബോധിക്കുന്നു. ഇതാ വ്യത്യാസം. വിവേകം കൊണ്ട് അവനെ ബോധിക്കുന്നു. തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിച്ച് ആ വിവേകം കൊണ്ട് ബോധിക്കുന്നു. തന്നിൽ സംഭവിച്ചിരിക്കുന്ന എന്താണോ ഈ ഉപാധികളോടുള്ള താതാത്മ്യമാണ്, അഹം എന്നുള്ള ബോധമാണ്. സുഷുപ്തിയിൽ എന്താണ് ആ ഉപാധി താതാത്മ്യമില്ല, അവിടെ അഹം ബോധമില്ല. അവിടെ എന്താണ്, അവിടെ ആ താതാത്മ്യം വിശേഷ വിജ്ഞാനം അവിടെ ഇല്ല. ഇവിടെ അതുണ്ട്. യഥാശുദ്ധസ്യ സ്ഫടികസ്യ, അത് ദൃഷ്ടാന്തം പറയുന്നു. സ്വച്ഛം സൗഫ്ലിംഗ സ്വരൂപം പ്രാഗ് വിവേകഗ്രഹണ രക്തനീലാദിപാദിഭി അവിവിക്തമിവ സംഭവതി. ഇവിടെ എല്ലാം പറയുന്നത് ആ ജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയുള്ള ജ്ഞാനം, ശ്രുതിയുടെ ശ്രവണം കൊണ്ട് ഉണ്ടാകുന്ന ജ്ഞാനം. ദൃഷ്ടാന്തം പറയുന്നു, ശുദ്ധമായ സ്ഫടികം. സാധാരണ പറയുന്ന ദൃഷ്ടാന്തമാണ് സ്ഫടികസ്യ സ്വച്ഛം ശൗക്ലിഞ്ച സ്വരൂപം. സ്ഫടികം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അത് ശുദ്ധമായ സ്ഫടികം, പൊടിയൊന്നും പറ്റാതെ കഴുകി വൃത്തിയാക്കിയ അതിൻ്റെ അശുദ്ധത, അതിൻ്റെ വെണ്മ, വെളുത്ത സ്ഫടികത്തെ പറയുകയാണ്. സ്വരൂപം പ്രാഗ് വിവേകഗ്രഹണ, അതിൻ്റെ അടുത്ത് ജപാകുസുമം ചെമ്പരത്തിപ്പൂ വെച്ചു കഴിഞ്ഞാൽ അത് ചുവന്നിരിക്കും. അപ്പം ആ പുഷ്പത്തെ ശ്രദ്ധിക്കാതെ ആ സ്വച്ഛമായ ആ സ്ഫടികത്തിൽ നോക്കിയിട്ട് ഒരാൾ ലോഹിത സ്ഫടിക, ദാ നല്ല ചുവന്ന നിറമുള്ള സ്ഫടികമെന്ന് പറയുമ്പോൾ ഇത് ചെമ്പരത്തിപ്പൂവിൻ്റെ നിറമാണ് എന്നുള്ള വിവേകം ഉണ്ടാകുന്നതിന് മുമ്പ് ആണ് പ്രാക് വിവേകഗ്രഹണ രക്തനീലാദിപാദിഭി. അതിൻ്റെ അടുത്ത് ഇന്ദ്രനീലം വെച്ചു കഴിഞ്ഞാൽ അത് നീല നിറത്തിലിരിക്കും. അതിൻ്റെ അടുത്ത് ജപാകുസുമം വെച്ചു കഴിഞ്ഞാൽ ചുവന്ന നിറത്തിലിരിക്കും. അവിവ്യക്തം ഇവ സംഭവതി, അത് താതാത്മ്യപ്പെട്ടിരിക്കും. എങ്ങനെയാണോ ബോധം ഉപാധികളോട് താതാത്മ്യപ്പെട്ടിട്ട് അഹം എന്നറിയുന്ന അതുപോലെ അവിടെ ആ വർണ്ണം ആ സ്ഫടികത്തോട് താതാത്മ്യപ്പെട്ടിട്ട് അതിനെ കാണുന്നവന് ഇത് നീലമാണ്, രക്തമാണ് എന്നുള്ള ബോധമുണ്ടാകും. അപ്പോൾ ഇത് ബാഹ്യമായ ഒരു വസ്തു, അതിൻ്റെ അടുത്ത് മറ്റൊരു ഉപാധി അവിടെ താതാത്മ്യം വരുന്നതിന് കാണിക്കുകയാണ്. ഇതെല്ലാം തന്നിൽ തന്നെ വരുന്നതിന് ദൃഷ്ടാന്ത സ്വപ്നമാണ്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ തനിക്ക് ശരീരമുണ്ട്, ശരീരത്തിൽ തന്നെ താതാത്മ്യം വന്നിരിക്കുന്നു, അഹംബുദ്ധി വന്നിരിക്കുന്നു. അപ്പോൾ ഈ അഹംബോധം ഇത് മാറുന്നു സുഷുപ്തിയിൽ. അപ്പോൾ ഇവിടെ താൻ തന്നെ അനുഭവിക്കുന്നു, അതാണ് ഇതെല്ലാം ശരീരവും എല്ലാം. താൻ എന്തിനാണ് അനുഭവിക്കുന്നത്, അതിൽ തന്നെ വന്നിരിക്കുന്നു അഹംബുദ്ധി. ആ താതാത്മ്യത്തെ അവിവേകത്തെ കാണിക്കുന്നതിന് ബാഹ്യമായ തന്നിൽ നിന്ന് ഭിന്നമായ ഒരു ദൃഷ്ടാന്തത്തെ ഇവിടെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. സ്വച്ഛന പ്രവേകാഗ്ന രക്തനീല വിവാദി അവിവിക്തം താതാത്മ്യത്തെയിരിക്കുന്നു. പ്രമാണജനിത വിവേകഗ്രഹണത്തോ പരാചീന സ്ഫടിക സ്വച്ഛേന സ്വക്ലേന സ്വേന രൂപേണ അഭി നിഷ്പദ്ധ്യത ഇത്യുച്യതേ പ്രാഗവിത്ത ദൈവസ്ഥ. ഇവിടെ പ്രത്യേകം പറയുന്ന കാര്യം എന്താണ്, അപ്പോ നീലരൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അതിന്, അല്ലെങ്കിൽ രക്തരൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കാഴ്ചയെ, ഈ നീല രക്ത കാഴ്ചയെ മാറ്റണമെങ്കിൽ എന്ത് വേണം, അടുത്തിരിക്കുന്ന ജപാകുസുമത്തെ അല്ലെങ്കിൽ ഇന്ദ്രനീലത്തെ എടുത്ത് മാറ്റിവെക്കണം. ദൂരോട്ട് മാറ്റിവെച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ഇരിക്കെ തന്നെ അത് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ ഇരിക്കെ തന്നെ മറ്റൊന്ന് സംഭവിക്കാം. എന്താണ്, ബോധമുണ്ടാവാം. അവിടെയാണ് ഭാഷകാരൻ പറയുന്ന തത്വബോധത്തിന്റെ വിശേഷത അതാണ്. ഭാഷകാരൻ പറയുന്ന അടുത്തിരിക്കുന്ന വസ്തുവിനെ ദൂരോട്ട് മാറ്റിവെക്കാനുണ്ട്, എന്നിട്ട് സ്ഫടികത്തെ നോക്കിയിട്ട് ഇത് വെളുപ്പാണ് എന്ന് മനസ്സിലാക്കണമെന്നല്ല പറയുന്നത്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, സ്ഫടികം രക്തമായോ നീല നിറത്തിലോ ഇരുന്നോട്ടെ, അതിൽ ദോഷമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഇരിക്കേ തന്നെ ഒരാൾ തൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ഈ സ്ഫടികമെന്ന് പറയുന്നത് ശുദ്ധമാണ്. പിന്നെ നീലനിറത്തിൽ കാണുന്നതോ അത് ഈ അടുത്തിരിക്കുന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ പ്രതിബിംബം അതിൽ പതിഞ്ഞിരിക്കുന്നതാണ്. ഈ ചെമ്പരത്തിപ്പൂവിനെ ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ കാണുന്നത് കേവലമായ സ്ഫടികത്തിന്റെ രൂപമാണ് എന്ന് ആപ്തനായ ഒരാൾ, ഇതിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്ന ഒരാൾ ബോധിപ്പിക്കുമ്പോൾ അയാൾക്കത് മനസ്സിലാവുന്നു. എന്നുവെച്ചാൽ അവിടെ ആ ചുവപ്പും അതിന്റെ ശുദ്ധമായ രൂപത്തോട് താതാമ്യത്തിൽ ഇരിക്കുമ്പോഴും ഇവിടെയാണ് അതിന്റെ പ്രാധാന്യം. അയാൾക്ക് ബോധമുണ്ടാകുന്നു, സ്ഫടിക സ്വച്ഛ, ഈ സ്ഫടികം സ്വച്ഛമാണ്. അത് ഗ്രഹിക്കുന്നതിനുള്ള ബുദ്ധി വേണം, ഉപദേശിക്കുന്നതാണ് അത് പറഞ്ഞു കൊടുക്കുന്നതിനുള്ള കഴിവും വേണം. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ആ രക്തസ്ഫടികത്തെ കണ്ടിട്ട് അയാൾ പറയുന്നു സ്ഫടിക സ്വച്ഛ എന്ന് പറയുന്നു. പറയാൻ കഴിയും, പക്ഷെ അയാൾക്കുണ്ടാകുന്ന എന്തായിരിക്കണം? പ്രാമാണികമായ ജ്ഞാനമായിരിക്കണം. അവിടെ എന്ത് സംഭവിച്ചത്? മുമ്പ് അയാളിൽ സംഭവിച്ചിരിക്കുന്നത് സ്ഫടികത്തെ സംബന്ധിച്ചുള്ള ഒരു ഭ്രാന്തിയാണ്. ജപാകുസുമത്തിന്റെ വർണ്ണം സ്ഫടികത്തിന്റേതാണെന്ന് അയാൾ ധരിച്ചു. സ്ഫടികത്തിന്റെ സ്വച്ഛത അത് സത്യമാണ്, ജപാകുസുമത്തിന്റെ വർണ്ണം അത് സത്യമാണ്, ശരിയായ അനുഭവമാണ്. പക്ഷേ സ്ഫടികത്തിൽ സ്ഫടികത്തിന്റെ വർണ്ണം രക്തമാണ് എന്നുള്ള ഭ്രാന്തി ഉണ്ടായി. ആ ഭ്രാന്തി മാറുന്നതിന് അതും എങ്ങനെ? ആ സ്ഫടികത്തെ കണ്ടുകൊണ്ടിരിക്കേ തന്നെ അവിടെയാണ് പ്രാധാന്യം. ആ ഭ്രാന്തി മാറുന്നതിന് ആ സ്ഫടികത്തെ അവിടെ നിന്നെടുത്ത് മാറ്റേണ്ട കാര്യമില്ല, ജപാകുസുമത്തെ ദൂരെ എവിടെയും കൊണ്ടുവെക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വിവേകശാലിയായ വിവേകമുള്ള ഒരു മനുഷ്യൻ അവനോട് അവനെ അത് ബോധിപ്പിച്ചാൽ മതി, ഇതിന്റെ എന്താണ് സാമീപ്യം കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. ആ സ്ഫടികത്തിന്റെ തനതായ വർണ്ണമല്ല ജപാകുസുമത്തിന്റെ. ഉദാഹരണം എന്താണ്? ഉമ്മയുടെ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നീലനിറം കാണുന്നു, സൂര്യൻ പ്രകാശിക്കുമ്പോൾ ആകാശം എന്ന് പറയുന്ന അരൂപമായ ഒന്നാണ്, അതിന് നീലനിറം കാണുന്നു. ഈ നീലനിറം കണ്ടിട്ട് ഇത് അരൂപമായ ആകാശത്തിന് ഇതാ നീലനിറം വന്നിരിക്കുന്നു, ഇതൊരു ആകാശം എന്ന് പറയുന്ന അവകാശമാണ്, ഇടമാണ്, അതിൽ നിറത്തിന് അവകാശമില്ല, കേവലം ശൂന്യമായിരിക്കുന്ന ഒന്നിൽ അങ്ങനെ നിറം വരും വരത്തില്ല. പക്ഷെ ഇപ്പൊ നിറം വന്നിരിക്കുന്നു എന്നൊരാൾ ധരിക്കുന്നുണ്ടെങ്കിൽ അയാളോട് പറയുകയാണ്, ഇവിടെ ആകാശത്തിൽ സൂര്യൻ പ്രകാശിക്കുന്നു, ആ സൂര്യന്റെ പ്രകാശം കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രതിബിംബ രൂപമാണത് ആ കാണുന്നത്, ചില പ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ ഒരു രൂപത്തെ അവിടെ കാണുന്നു, അത് ശരിയാണ്. പക്ഷെ ആ രൂപം ഒരിക്കലും ആകാശത്തിൻ്റെതല്ല, സൂര്യൻ പ്രകാശിക്കുന്നുകൊണ്ട് സംഭവിക്കുന്ന അവിടെ സംഭവിക്കുന്ന ചില മാറ്റങ്ങളാണത്. അല്ലാതെ ആകാശം അപ്പോഴും അത് അവകാശ സ്വരൂപമായി നീരൂപമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അത് പ്രകാശത്തിൽ തന്നെ കാണുന്ന ചില വൈരുദ്ധ്യങ്ങളാണ്, ചില രൂപാന്തരങ്ങളാണ്, അല്ലാതെ ആകാശത്തിൽ സംഭവിക്കുന്നതല്ല. സൂര്യന്റെ തന്നെ പ്രകാശത്തിൽ സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ അവിടെയുള്ള മേഘങ്ങളോ മറ്റെന്തെങ്കിലും നിമിത്തമായി അവിടെ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ഒരിക്കലും ആകാശത്തിൽ കാണുന്ന നീലനിറം അത് ആകാശത്തിൻ്റെതല്ല എന്ന് വിവേകപൂർവ്വം മനസ്സിലാക്കുന്നതിന് സൂര്യനെ അവിടെ നിന്ന് മാറ്റേണ്ട കാര്യമില്ല, പ്രകാശത്തെ ഇല്ലാതാക്കേണ്ട കാര്യമില്ല. പിന്നെ എന്ത് മതി? അത് ബോധിക്കുന്ന ഒരുവന്റെ ഉള്ളിൽ വിവേകം മതി, ആ തിരിച്ചറിവ് മതി. അതാണ് ഇവിടെയും ദേഹ ബുദ്ധിയെ സംബന്ധിച്ചും പറയേണ്ടത്. ഇവിടെ ദേഹത്തെ മാറ്റിവെക്കേണ്ട കാര്യമില്ല, ഇന്ദ്രിയങ്ങളെ ബുദ്ധിയെ മാറ്റണ്ട, ആത്മാവിനെ അവരിടത്ത് മാറ്റാൻ സാധ്യവുമല്ല. പക്ഷേ ബോധമുണ്ടാകുന്നു, ഇത് ആത്മാവ് സ്വയം പ്രകാശ സ്വരൂപമാണ്. ആ സ്വയം പ്രകാശ സ്വരൂപമായിരിക്കുന്ന ഈ ആത്മാവിന് എങ്ങനെയാണ് സ്ഫടികത്തിന് നീലനിറം കൂടാതെയും നിൽക്കാൻ കഴിയുന്നുള്ളത്? സ്ഫടികത്തിന് നീലനിറത്തിന്റെ ആവശ്യമില്ല. കാരണം പലപ്പോഴും കണ്ടിട്ടുണ്ട്, അയാള് ഇതേ സ്ഫടികം തന്നെ നീലനിറം കൂടാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ജപാകസ്മം മുമ്പ് കണ്ടിട്ടുണ്ട്, അതെന്താണ് രക്തവർണ്ണത്തിലിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ രണ്ടും അടുത്ത് വന്നപ്പോൾ ഒന്നിൻ്റെ മറ്റൊന്നി കാണുകയാണ്. ഇപ്പോൾ സ്ഫടികത്തെക്കുറിച്ച് അയാൾക്ക് ശരിയായ ധാരണയുണ്ട്. അതുപോലെ ഇയാൾക്ക് ഇവിടെയും അറിയാം, എന്താണ് ഈ ആത്മാവ് തന്റെ സ്വരൂപം അഹംബുദ്ധി ഇല്ലാതെ ഈ ശരീരാദികളോട് താതാത്മ്യം കൂടാതെ നിന്നത് തന്റെ അനുഭവമാണ്. എവിടെ സുഷുതിയിൽ അതിനു വേണ്ടിയിട്ടാണ് അതിനെ കാണിക്കുന്നത്. അവിടെ ഇത് ശരീര താതാത്മ്യം കൂടാതെ സ്വച്ഛമായി കേവലമായി നിന്നു. അത് താൻ ഇപ്പോൾ അറിയുന്നതാണ്, തനിക്ക് ശരീരാഭിമാനം കൂടാതെയുള്ള ഒരവസ്ഥ, കേവലമായ അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണ് വന്നു കഴിഞ്ഞപ്പോൾ, ഈ ശരീരാദി ഉപാധികൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ താതാത്മ്യം വന്ന് ശരീരാഭിമാനത്തോടുകൂടിയിരിക്കുന്നു. അവിടെ കേവലമോ സ്വച്ഛമോ ആയ ഒരു രൂപമല്ല. ഇവിടെ താൻ സുഖിയും ദുഃഖിയുമായിരിക്കുന്നു, താൻ സംസാരിയായിരിക്കുന്നു, ജനന മരണങ്ങളുള്ളവനായിരിക്കുന്നു, അവസ്ഥകൾ ബാല്യം യൗവനം വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥകളുള്ളവനായിരിക്കുന്നു. ഇതെല്ലാം ഈ ശരീരത്തോടുള്ള ഈ ബോധത്തിന്റെ താതാത്മ്യം കൊണ്ട് തനിക്ക് അനുഭവപ്പെടുന്നതാണ് എന്ന് ഈ ശരീരം ഇങ്ങനെ നിലനിൽക്കെ തന്നെ ഈ ശരീരത്തെ മാറ്റാതെ ഒരാൾക്കറിയാൻ പറ്റും. എങ്ങനെ ഈ ശരീരബോധത്തെ ഒരാൾക്ക് തിരസ്കരിക്കാൻ പറ്റും? അപ്പൊ അങ്ങനെ അറിയുമ്പോൾ എന്താണ് ഈ ശരീരബോധം അപ്രത്യക്ഷമാകുമോ? എങ്ങനെയാണ് ഈ സ്ഫടിക സ്വച്ഛമാണെന്നറിയുമ്പോൾ അവിടെ കാണുന്ന ചുവപ്പ് അപ്രത്യക്ഷമാകുമോ? അപ്രത്യക്ഷമാകത്തില്ല. പക്ഷെ അവന് ബോധമുണ്ടാകുന്ന എന്താണോ, ഇതിങ്ങനെ ചുവപ്പ് നിറത്തിൽ കാണുന്നുണ്ടെങ്കിലും ഇത് സ്വച്ഛമാണ് എന്ന് ബോധമുണ്ടാകുന്നത് പോലെ ഈ ശരീരത്തിൽ ഇങ്ങനെ ബോധത്തിന്റെ ഒരു താതാത്മ്യം സംഭവിക്കുന്നുണ്ടെങ്കിലും തൻ ശരീരമല്ല. അഹം എന്നുള്ള ബുദ്ധി ഈ ശരീരത്തിൽ സദാ ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും താൻ ആ ശരീര വ്യതിരിക്തമായ സുഹൃത്തിയിൽ എങ്ങനെയാണോ താൻ സത് സ്വരൂപനായി ശേഷിച്ചിരുന്ന ആ സത്യത് സ്വരൂപനാണ് എന്നുള്ള ബോധം, അതാണിവിടെ ആത്മബോധം എന്ന് പറയുന്നത്. അല്ല, നമ്മുടെ സ്വപ്നത്തിലും ഭാവനയിലും ഒന്നും കാണുന്ന വേറെ ബോധമൊന്നുമല്ല. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ സുഷുപ്തിയെ കാണിക്കുന്നത്. അതീ കഴിഞ്ഞ സുഷുപ്തിക്ക് പ്രാധാന്യമൊന്നുമില്ല. കാരണം ഇതിനൊരു ദൃഷ്ടാന്തം വേണ്ടേ? കാരണം സ്ഫടികത്തെ കണ്ടിട്ട് അത് സ്വച്ഛമാണ് എന്ന് ഒരാൾക്ക് ഉറപ്പിക്കണമെങ്കിൽ അയാൾ സ്വച്ഛമായ സ്ഫടികത്തെ കണ്ടിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അയാൾ ജീവിതത്തിൽ ഒരിക്കലും സ്വച്ഛ സ്ഫടികത്തെ കണ്ടിട്ടേ ഇല്ലെങ്കിൽ അയാളെ അത് ബോധ്യപ്പെടുത്താൻ വലിയ പ്രയാസമാണ്. അയാളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആ ജപാകുസുമത്തെ അവിടെ നിന്ന് എടുത്തു മാറ്റുക, എന്നിട്ട് സ്വച്ഛമായ സ്ഫടികത്തെ കാണിച്ചു കൊടുക്കുക. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ എന്താണ് ആഗ്രഹ സതി സമ്പദ്യ? ഇവിടെ സദാസമയവും ഈ സത്തിനോട് ഏകീഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ദേഹാത്മബുദ്ധി നഷ്ടപ്പെട്ട് കേവല സ്വരൂപനായി സ്ഥിതി ചെയ്യുകയാണ്. അതുകൊണ്ട് അതിനെ ബോധിപ്പിച്ചു, നിന്റെ വാസ്തവമായ സ്വരൂപമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഇവിടെ ജപാകുസുമം കൂടാതെയുള്ള സ്ഫടികത്തെ അവനറിയാം, അവനത് ബോധിക്കുന്നുണ്ട്. ദേഹാത്മബുദ്ധി നഷ്ടപ്പെടുന്നത് അവന് സ്ഥിരം അനുഭവമാണ്. ആ അനുഭവത്തെ അറിയുന്ന ഒരുവന് ഈ ദേഹാത്മബുദ്ധിയെ വിവേചിച്ചറിയുന്നതിനൊരു പ്രയാസമില്ല. അപ്പൊ സുഷുപ്തിയെ ദൃഷ്ടാന്തമായി കാണിക്കുന്നത് ഈ ജപാകുസ്മ ദൃഷ്ടാന്തത്തിലെ പോലെ, അവിടെ എങ്ങനെയാണ് സ്വച്ഛമായ സ്ഫടികത്തെ ബോധിക്കുന്ന അതുപോലെ തന്റെ സ്വരൂപത്തെ ദേഹാത്മബുദ്ധി നിഷേധിച്ചുകൊണ്ട് ബോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനൊരു ദൃഷ്ടാന്തം വേണം. അതുകൊണ്ട് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളത് സുഷുപ്തി എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന ഒരു ദൃഷ്ടാന്തം പോലെ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അതൊരു വാദവിവാദത്തിന് വേണ്ടിയിട്ടുള്ളവരാണ്. അവിടെ അജ്ഞാനമുണ്ടോ, അവിടെ അജ്ഞാനമില്ലയോ, അവിടെ സംസ്കാരമുണ്ടോ സംസ്കാരമില്ലയോ, ഇത്തരം വിവാദങ്ങൾക്ക് വേണ്ടിയല്ല സുഷുപ്തിയെ കാണിക്കുന്നു. അത് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും അതൊക്കെ വിവാദ കൊടിയിൽപ്പെട്ടു പോകും. അതുകൊണ്ട് എന്താണ് നമുക്കൊരിക്കലും എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന പരമാർത്ഥ ബോധം എന്നുള്ളതുണ്ടാകത്തില്ല. ഇവിടെ ഇതിന് ഒരു പരിഹാരമായി പറയുന്നത് എന്താണ്? പറയുന്ന വിവേകം, അത് മാത്രമേ. അതും എങ്ങനെയുള്ള വിവേകം? ശ്രുതിയിൽ നിന്നുള്ള വിവേകം, ശ്രുതി വാക്യത്തിൽ നിന്നുള്ള വിവേകം. ആ വിവേകം ഇവിടെ എങ്ങനെ ഉണ്ടാകണം? അത് ദൃഷ്ടാന്ത സഹിതമായി ബോധിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ യുക്തി, ദൃഷ്ടാന്തം എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് യുക്തിയാണോ അത് പറയുന്നു. അപ്പോൾ ഈ യുക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ യുക്തി, നമ്മുടെ അനുഭവം തന്നെ യുക്തി, അല്ലെങ്കിൽ അനുഭവത്തോട് അത്രയും ചേർന്ന് നിൽക്കുന്നതാണ് ഇവിടുത്തെ യുക്തി. എന്താ അനുഭവം? ഇവിടെ ശരീര സമുദ്ധായ, ശരീരത്തിൽ നിന്ന് സമുദ്ധാനം ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞു എന്താണ്? ശരീര അഭിമാനത്തെ വിട്ടിട്ട് കേവലമായ സ്വരൂപത്തിൽ താൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതാണ് അതിന്റെ പ്രയോജനം. അതെങ്ങനെ? അത് അനുഭവത്തിലുണ്ട്. അനുഭവത്തെക്കാൾ വലിയ യുക്തിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ നിൽക്കാമെങ്കിൽ ഇപ്പോൾ ഇവിടെ ജപാകസ്മ ദൃഷ്ടാന്തം പോലെ ഈ താതാത്മ്യത്തിൽ, ബോധ താതാത്മ്യത്തിലിരിക്കുന്ന ഇത്, ഇതിലും നമുക്ക് മനസ്സിലാക്കാം എന്താണ്? ഈ താതാത്മ്യത്തെ നിഷേധിച്ചിട്ട് തന്റെ വാസ്തവമായ സ്വരൂപം ആ സുഷുപ്തിയിൽ ശേഷിച്ചിരുന്ന സ്വരൂപമാണ്. ഇത്ര മാത്രമേ ഈ സുഷുപ്തി ദൃഷ്ടാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് ബോധിക്കേണ്ട സ്ഥാനത്ത് സുഷുപ്തിയിൽ അജ്ഞാനത്തെ ബോധിച്ചു കഴിഞ്ഞാൽ അവനെന്താ, എന്ത് ബോധം ഉണ്ടാകുന്നു? സുഷുപ്തിയിലൂടെ ജ്ഞാനത്തെ ബോധിക്കേണ്ട സ്ഥലത്ത് സുഷുപ്തിയിലൂടെ അജ്ഞാനത്തെ ബോധിക്കുക എന്ന് പറയുന്നത് അദ്വൈതം തലതിരിഞ്ഞു പോയതാണ്. അത് അദ്വൈതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അപചയമാണ്. അദ്വൈതത്തെ ദുർവ്യാഖ്യാനം ചെയ്തതാണ് ഇവിടെ അത് വ്യക്തമായി പറയുന്നു. അത് പറയുന്നു, പ്രമാണജനിത വിവേക ഗ്രഹണാത്തോ. പ്രമാണജനിതമായ വിവേകം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? സ്ഫടിക, രക്ത സ്ഫടിക എന്ന് പറയുന്നിടത്ത് പ്രമാണം കൊണ്ട് വരുന്ന വിവേകം. പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? വേറൊരാൾ നമ്മളെ ബോധിപ്പിക്കുക. എന്താണ്? താനിത് രക്തമാണെന്ന് ധരിച്ചിരിക്കുന്നു. ഇപ്പോൾ അവിടെ പ്രമാണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മറ്റൊരാളെ ബോധിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വിവേകം ഉണ്ടാകുന്നു. ഇവിടെയാണെങ്കിലോ ശ്രുതി ബോധിപ്പിക്കുന്നു. ശ്രുതിവാക്യമാണ് പ്രമാണം, ആപ്തവാക്യം പ്രമാണമാണ്. പിന്നെ അനുമാനം തുടങ്ങിയ പ്രമാണങ്ങളുണ്ട്. പക്ഷെ ആദ്യം മുഖ്യമായി വരുന്നത് എന്താണ്? എന്തായാലും താൻ ഈ ഭ്രമത്തിൽ അടിമപ്പെട്ടതുകൊണ്ട് തനിക്ക് പ്രത്യക്ഷത്തെ എടുക്കാൻ പറ്റില്ല. കാരണം താനിപ്പോൾ ഭ്രമിച്ചിരിക്കുകയാണ്. എന്താണ്? ഈ സ്ഫടികം ലോഹിതമാണ് അല്ലെങ്കിൽ രക്തമാണ്, ഭ്രമിച്ചു പോയി. അപ്പോൾ ആ ഭ്രമത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന ഒരുവനെ പ്രത്യക്ഷം സഹായിക്കത്തില്ല, മറ്റെന്തെങ്കിലും വേണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? വേറെ ആൾ പറയുന്നു, പ്രമാണജനിത വിവേകഗ്രഹണം, അതവന് ബോധമുണ്ടാകും. ഇതിങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും എന്റെ മുമ്പിലിരിക്കുന്ന ഈ സാധനം ശുദ്ധമാണ്. അത് അത്രയും ഇവിടെ സംഭവിക്കും. അതി കൂടുതലൊന്നും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ചാകുന്നതുവരെ മറ്റൊന്നും സംഭവിക്കത്തില്ല. അതൊക്കെ വെറും ആശകളും പ്രതീക്ഷകളും മാത്രമാണ്. അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് തീർക്കായിരിക്കുമെന്നും മനസ്സിലാക്കുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? സംഭവിക്കുമെന്നും വിവേകഗ്രഹണം, അതാ സംഭവിക്കുന്നു. ഈ ശരീര ബുദ്ധിയോടുകൂടിയിരിക്കുന്ന ഒരുവന് ഈ പറയുന്ന എങ്ങനെയാണോ ലോഹിത സ്ഫടിക എന്ന് പറയുന്ന സ്ഥലത്ത് ബോധമുണ്ടായത്, അതുപോലെ ഇവിടെയും ബോധമുണ്ടാകാം. ഇങ്ങനെ ഈ ശരീര ബുദ്ധി ഉണ്ടെങ്കിലും, ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിലും, താൻ വാസ്തവത്തിൽ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപനാണ്. ഇതാണ് വിവേകം എന്ന് പറയുന്നത്. അവിടെ അത് തന്നെ സംഭവിച്ചത്, ഇത് ശുദ്ധമാണ്. അത് പ്രത്യേകം എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് ശുദ്ധമാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നതുകൊണ്ട് അവന്റെ കണ്ണിൽ നിന്നും നീല നിറം മാഞ്ഞു പോയോ? ഇവിടെ എന്താ പറയുന്നത്? പ്രമാണം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനത്തെ പറയുന്നു. പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. അല്ലാതെ അവിടെ ഇരിക്കുന്ന സ്ഫടികത്തെ മാറ്റിവെച്ചിട്ടോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ജപാകുസുമത്തെ മാറ്റിവെച്ചിട്ടോ ഉണ്ടാകുന്ന ജ്ഞാനത്തെക്കുറിച്ചല്ല പറയുന്നു. അപ്പോൾ അതിനെ വിവേകമെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഒരാൾ സ്ഫടികത്തെ കാണുന്നു, അതിന് സ്ഫടികമൊന്ന് തിരിച്ചറിയുന്നു. അത് വിവേകമെന്ന് പറയേണ്ട കാര്യമില്ല. എന്താണ് വസ്തു എങ്ങനെയോ അതങ്ങനെ അറിയുന്നു. വിവേകത്തിന്റെ ആവശ്യം ഇവിടെ വരുന്നത്, എവിടെയാണോ അവിവേകം സംഭവിച്ചിരിക്കുന്നത് അവിടെയാണ് വിവേകത്തിന്റെ ആവശ്യം വരുന്നത്. അവിവേകമില്ലെങ്കിൽ വിവേകത്തിന്റെ ആവശ്യമില്ല. ഭ്രമം തന്നിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ യഥാർത്ഥ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ പറയേണ്ട കാര്യമില്ല, അങ്ങനെ വിവരിക്കേണ്ട കാര്യമില്ല. കാരണം അതങ്ങനെയാണ്. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ വിവേകജ്ഞാനത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അവിടെ ഭ്രമമില്ല, അവിടെ ഭ്രമവുമില്ല, വിവേകവുമില്ല. എന്തുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്? സ്വരൂപേണ, സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ജാഗ്രത വരുമ്പോൾ അങ്ങനെയല്ല, ഇവിടെ അവിവേകം സംഭവിച്ചു കഴിഞ്ഞു. അതെങ്ങനെയായാലും ശരി, ജപാകുസുമത്തിൽ എന്താ സംഭവിച്ചു? അവിടെ രക്തനിറം കണ്ടു കഴിഞ്ഞു. എന്റെ കണ്ണിൽ കാണുന്ന രക്തനിറമാണ്. ആ രക്തനിറം കണ്ടുകൊണ്ടിരിക്കുക തന്നെ അവന് ബോധ്യം വരുന്നു. എന്താണിത്? ശുദ്ധമാണ്. അതുപോലെ ഈ ദേഹാത്മബുദ്ധി ഇവിടെ നിലനിൽക്കെ തന്നെ അവന്, അതായത് ഈ അവിവേക ഗ്രഹണം ഇവിടെ നിലനിൽക്കെ തന്നെ അവന് ബോധം വരുന്നു, ഇത് ശുദ്ധമാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ എങ്ങനെ ഒരുമിച്ച് നിൽക്കും? വിവേകജ്ഞാനവും അവിവേകജ്ഞാനവും രണ്ടും കൂടെ എങ്ങനെ നിൽക്കും? രണ്ടുമില്ല, ഒന്നേ ഉള്ളൂ. രണ്ടും കൂടെ നിൽക്കുന്നില്ല. ഒന്നുകിൽ രണ്ടും ഇല്ലാതിരിക്കും, ഇല്ലെങ്കിൽ ഒന്ന് നിൽക്കും. ശുദ്ധമായ സ്ഫടികം കാണുന്നിടത്ത് എന്താണ്? അവിടെ അവിവേകത്തെ ബാധിക്കുന്ന വിവേകമില്ല. വസ്തു എങ്ങനെയോ അതിനങ്ങനെ അറിയുന്നു. അതാണ് രണ്ടുമില്ല എന്ന് പറഞ്ഞു. സുഷുപ്തിയിൽ എന്താണ്? അജ്ഞാനത്തെ തിരസ്കരിക്കുന്ന ജ്ഞാനമില്ല അവിടെ. പിന്നെന്താ അവിടെ ഉള്ളത്? സ്വരൂപസ്ഥിതി, സത്സമ്പത്തി. ആൾക്കാർ ചോദിക്കുമല്ലോ, നിങ്ങൾ പറഞ്ഞ് എന്റെ താല്പര്യം എന്താണോ, ഉറങ്ങിയാൽ മതിയെന്നാണോ? ഇത് മനസ്സിലാകാതെ ചോദിക്കുന്നതാണ്. വിവരമുണ്ടെന്ന് ധരിക്കുന്ന ബുദ്ധികൾ ചോദിക്കുന്നതാണ്. വിവരമുണ്ടെന്ന് നമ്മൾ ധരിക്കുന്നില്ല, അവർ സ്വയം ധരിക്കുന്നു. നമ്മിനെ ഉറങ്ങിയപ്പോലെ അതല്ല. ഇവിടെ എന്താണ്? ഇവിടെ ഒന്നേ ഉള്ളൂ, വിവേകം മാത്രമേ ഉള്ളൂ. എപ്പോ? അവിവേക ദശയിലുള്ള വിവേകം എന്ന് പറഞ്ഞാൽ രക്തനിറത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ബോധം, സ്ഫടികം ശുദ്ധമാണെന്നുള്ള ബോധം. അപ്പോൾ രണ്ടുമില്ലേ? ഇല്ല. എന്തുകൊണ്ട്? അപ്പൊ പിന്നെ എന്താ പറയുന്ന? അവിവേക ദശയിലുള്ള ബോധവും അസാധാരണ പറയും. അജ്ഞാന ദശയിലുള്ള ബോധം, അജ്ഞാന ദശയിലാണ് ജ്ഞാനമെന്ന് പറയും. അത് സൃഷ്ടി എന്ന് മനസ്സിലാക്കും. അവിടെ അജ്ഞാന ദശയല്ല, അതുകൊണ്ട് അവിടെ ബോധമുണ്ട്. വിവേകരൂപത്തിലുള്ള ബോധമില്ല, വ്യത്യാസമുണ്ട്. വിവേകരൂപത്തിലുള്ള വിവേകരൂപത്തിലുള്ള ബോധം എങ്ങനെയാ പറയുന്നത്? ഞാൻ ദേഹമല്ല, ഞാൻ ശരീരമല്ല, ഈ ദേഹാത്മബുദ്ധി ഇത് പരമാർത്ഥമല്ല, താൻ സച്ചിദാനന്ദ സ്വരൂപനാണ് എന്നുള്ള ബോധം. ഞാൻ ഈ പുസ്തകത്തിനെ പുസ്തകമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയേണ്ടി വരുന്നില്ല ഇത് ആനയല്ല, കുതിരയല്ല. അങ്ങനെ പറഞ്ഞാൽ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടായിരിക്കും. എന്തുകൊണ്ട്? ഞാനിതിനെ ആനയായിട്ടോ കുതിരയായിട്ടോ ധരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയേണ്ടി വരും ഇത് ആനയും കുതിരയും എന്നുള്ള പുസ്തകമാണ്. അല്ലെങ്കിൽ അവിവേകം അപേക്ഷിക്കുന്ന ഒന്നാണ് വിവേകം. അതുകൊണ്ടാണ് പറയുന്നത് അവിവേക അവസ്ഥയിൽ അവിവേക ദശയിൽ വിവേകം ഉണ്ടാകുന്നു. അപ്പോ ആ രക്തരൂപത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ബോധമുണ്ടാകുന്നു, ഇത് ശുദ്ധ സ്ഫടികമാണ്. അതുപോലെ ദേഹാത്മ ബുദ്ധി ഇരിക്കുമ്പോൾ അവന് ബോധമുണ്ടാകുന്നു, താൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. അപ്പോൾ അവിവേക ദശയിൽ ബോധമുണ്ടാകുമ്പോൾ അവിവേകം അവിടെ നിൽക്കത്തില്ല, ഇല്ല. പിന്നെ എന്ത് സംഭവിച്ചു? അവിവേകത്തിനവിടെ ബാധ സംഭവിച്ചു. അതിനാണ് ബാധ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അവിടെ എന്തേ ഉള്ളൂ? വിവേകം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ചുവപ്പ് നിറം കാണുന്നില്ലേ? കാണുന്നുണ്ട്. പക്ഷെ അവന്റെ ബോധം എന്താണ്? വിവേകം എന്താണോ? ഇവിടെ ഈ ചുവപ്പ് നിറം കാണുന്നുണ്ടെങ്കിലും സത്യം എന്താണ്? ഇത് സ്വച്ഛമാണ്. ഇതാണ് വിവേകത്തിന്റെ സ്വരൂപം. അതിനപ്പുറം അവിടെ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതപത്. ഭാഷകാരൻ പറയുന്ന തത്വജ്ഞാനം എന്ന് പറയുന്ന ഇതിനെയാണ്. ഞാൻ പറയുന്നതും ധരിക്കരുത്. അങ്ങനെ പറയരുത്, ഞങ്ങൾ മുമ്പ് ഇങ്ങനെയാണ് പഠിച്ചിരുന്നത്, ഒരു സ്വാമി വന്നിട്ട് ഞങ്ങളെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് എന്നൊരിക്കലും പറയരുത്. ഭാഷകാരൻ പറയുന്ന കാര്യമാണ്, ഞാൻ പഠിപ്പിക്കുന്ന കാര്യമല്ല. നിങ്ങളെ മുമ്പ് ആരെങ്കിലും തല തിരിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭാഷകാരന് ഉത്തരവാദിയില്ല. നിങ്ങളുടെ കഷ്ടകാലം അത് അനുഭവിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറുന്നു. ഓരോരുത്തർ അങ്ങനെ ഉണ്ടല്ലോ, തലയിലെഴുത്ത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ അതാ പറയുന്നു, എപ്പോഴാണോ ഒരുവന് ആ വിവേകം ബോധം ഉണ്ടാകുന്നത്, അവിവേകാവസ്ഥയിൽ ആ അവിവേകത്തിന് ബാധ സംഭവിക്കുന്നു. അവൻ പറയുന്ന എന്താണ്? ഈ ചുവപ്പ്, ഈ അനുഭവം ഇത് ശരിയല്ല. അതാ അവിടെ സംഭവിക്കുന്നത്. അതുപോലെ ഈ ദേഹാത്മ ബുദ്ധി, ഇത് പരമാർത്ഥമല്ല. പരമാർത്ഥം എന്താണ്? തന്റെ സ്വരൂപം, അത് ശുദ്ധമാണ്. ഏതുപോലെ? എങ്ങനെയാണോ താൻ കേവല ശുദ്ധ സ്വരൂപനായി സുഷുപ്തിയിൽ ശേഷിച്ചിരുന്ന അതുപോലെ, അതുപോലെ. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇതിനൊരു ദൃഷ്ടാന്തമില്ലെങ്കിൽ ഈ അദ്വൈതം എന്ന് പറയുന്നത് വെറും ഒരു കൽപ്പനയായിരിക്കും, ഭാവനയായിരിക്കും. സുഷുപ്തി എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകാതിരുന്നെങ്കിൽ ഭാവന എന്തും ചെയ്യാമല്ലോ. ഏത് കാര്യത്തെക്കുറിച്ചും ഭാവന ചെയ്യാം. അതേപോലെ ധ്യാനിക്കാനിരുന്ന ഒരാൾ ഉറങ്ങിപ്പോയി, ഉണർന്നിട്ട് ഞാൻ ഇതുവരെ സമാധിയിലായിരുന്നെന്ന് ഭാവന ചെയ്യുമ്പോൾ, അതുപോലെയുള്ളു. അപ്പൊ അതുപോലെ പലതും ഭാവന ചെയ്യാം. ഇത് ഭാവനയല്ല, ഇത് എന്താണ്? ഇത് സ്ഫടികം ശുദ്ധമാണ് എന്നറിഞ്ഞത് പ്രമാണജന്യമായ ബോധമാണ്. ഒരാൾ ബോധ്യപ്പെടുത്തിയപ്പോൾ തനിക്ക് ബോധ്യപ്പെട്ടതാണ്, സത്യവുമാണ്. എന്തുകൊണ്ട്? തന്റെ അനുഭവ വ്യക്തിയൊക്കെ അതിനോട് യോജിക്കുന്നുണ്ട്. കാരണം താൻ സ്വച്ഛമായ സ്ഫടികത്തെ മുമ്പ് കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിവേകം ഉണ്ടാകാത്ത ഒരു ശിശുവിനെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ സാധിക്കത്തില്ല. ഒരു ശിശു എന്ന് വെച്ചാൽ അവന്റെ ബുദ്ധിയൊന്നും അങ്ങനെ പ്രൗഢമായ ഒരു അവസ്ഥയെ പ്രാപിക്കാത്ത ഒരു ശിശു, ആ ശിശുവിനെ നമ്മളിത് ബോധിപ്പിക്കാൻ ശ്രമിക്കട്ടെ, 100 തവണ ബോധിപ്പിച്ചാലും 1000 തവണ ബോധിപ്പിച്ചാലും ശരി, ആ കുട്ടിക്ക് അത് ബോധ്യം വരത്തില്ല. അവൻ പറയും, അവനിങ്ങനെ ബോധിക്കാൻ പറ്റും, എന്താണിത്? രക്തനിറമാണ് എന്നെ ബോധിക്കൂ. ശിശുക്കൾ ആരും ഇവിടെ ഇരിക്കാത്ത എന്റെ ഭാഗ്യം, അധ്വാനം കുറഞ്ഞില്ല. ബോധിക്കത്തില്ല, ബോധിപ്പിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ശൈശവാവസ്ഥയിലാണ് ബുദ്ധി, ബുദ്ധി പ്രരൂഢമല്ല. ഇത് ബോധിക്കണമെന്നുള്ള താല്പര്യം ഇപ്പോഴാണ് വരുന്നതായി, ശൈശവം കഴിയുന്നു. അപ്പോ അവന്റെ വിവേകം ഉണരും, അപ്പോൾ അവന് താല്പര്യം വരും. എന്താണ് ഇതിന്റെ സത്യം? ഇത് രക്തമാണോ അതോ ശുദ്ധമാണോ? അവിടെ ബോധിപ്പിച്ചാൽ അവൻ ബോധിക്കും. അവസ്ഥയ്ക്ക് ഒരു പ്രധാനമായ ഇതുണ്ട്. അതുകൊണ്ടല്ലേ ഇതിന് അധികാരി എന്ന് പറയുന്നു. അധികാരിക്ക് ഇത് ബോധ്യപ്പെടും. അല്ല പിന്നെ ഭാഷകാരൻ ഇതിന് അധികാരി എന്ന് പറയുന്നു. അനധികാരി ഇത് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല, എത്രയൊക്കെ വ്യാഖ്യാനിച്ചാൽ. അത് ഇവിടെ പറയുന്ന എന്താണ്? പ്രമാണജനിത വിവേകഗ്രഹണ, പ്രമാണജനിതമായ വിവേകഗ്രഹണം വിവേകജ്ഞാനം കൊണ്ട് തു പരാചീന, അതിനു മുമ്പ് ഉള്ള സ്ഫടിക സ്വച്ഛേന സൗക്ലീന ജസ്വേന രൂപേണ അഭിനിഷ്പദ്യത്തെ. അതിനുശേഷം സ്ഫടിക ശുദ്ധമായി നല്ല വെണ്മയോടുകൂടി സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു പ്രാഗപിത്ത ദൈവത്തെ. മുമ്പും അങ്ങനെ ആയിരുന്നിട്ട് വ്യത്യാസമൊന്നുമില്ല. മുമ്പെന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണോ താൻ ഇതിനെ ചുവപ്പ് നിറത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ എങ്ങനെയാണോ അത് ശുദ്ധമായിരുന്നത്, അതുപോലെ തന്നെ വിവേകഗ്രഹണത്തിന് ശേഷവും മുമ്പ് എങ്ങനെയായിരുന്നു ആ സ്ഫടികം, അത് തന്നെ അവിടെ സ്ഫടികത്തെ സംബന്ധിച്ച് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. സ്ഫടികം ശുദ്ധമായി തന്നെ ഇരിക്കുന്നു. ഇവിടെ അധികമായി സംഭവിച്ച എന്താണ്? ദേഹാത്മബുദ്ധി. ആ ദേഹാത്മബുദ്ധി ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കെ തന്നെ ഒരാൾ ബോധിക്കുന്നു ഇത് സത്യമല്ല, ഇങ്ങനെ സംഭവിച്ചു പോയി, പക്ഷെ ഇത് പരമാർത്ഥമല്ല. അപ്പോൾ ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദേഹാത്മബുദ്ധി നശിക്കുക എന്ന് പറഞ്ഞാൽ വേറെ, ബാധിക്കുക എന്ന് പറയുന്നത് വേറെ. ദേഹാത്മബുദ്ധി നശിക്കണമെങ്കിൽ ബോധം നഷ്ടപ്പെടണം ഏതെങ്കിലും തരത്തിൽ. എന്നുവെച്ചാൽ ഈ ജാഗ്രത് ബോധം നഷ്ടപ്പെടണം. അത് നമ്മൾ സുഷുപ്തിയിലേക്ക് പോയാലും മതി, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കുത്തിവെച്ചിട്ടായാലും മതി, ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഈ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ മാത്രമേ ദേഹാത്മബുദ്ധി നഷ്ടപ്പെടുത്തുള്ളൂ. ആ ദേഹാത്മബുദ്ധി നശിക്കുന്നതിന് വിവേകത്തിന്റെ ആവശ്യമില്ല എന്നർത്ഥം. വിവേകം കൊണ്ടല്ല അത് നശിക്കുന്നത്, നമ്മളങ്ങനെ ധരിച്ചു വച്ചിരിക്കുന്നു. വിവേകം കൊണ്ട് ദേഹാത്മബുദ്ധി നശിക്കുന്നു, വിവേകം കൂടാതെ തന്നെ സുഹൃത്തിയിൽ അത് നശിച്ചില്ല. സുഹൃത്തി ദേഹാത്മബുദ്ധി ഉണ്ടോ? ഇല്ല. എത്ര കാലം ഈ ശരീരം നിലനിൽക്കുന്നു, എത്ര കാലം വെച്ചാൽ ചാകുന്നത് വരെ ഈ ദേഹാത്മബുദ്ധി ഉണ്ടായിരിക്കും, അത് പോകത്തില്ല. പിന്നെ ദേഹാത്മബുദ്ധി നശിക്കും നശിക്കുമെന്ന് കേട്ടിട്ട് ചിലപ്പോൾ സ്വാമി പറയും എനിക്കങ്ങനെ ദേഹാത്മബുദ്ധിയൊന്നും ഇല്ലാന്ന് പറയും. അത് സ്വന്തം ഒരു സമാധാനത്തിന് വേണ്ടി പറയുന്നു, പറയുന്നതാണറിയാം എനിക്ക് ദേഹാത്മബുദ്ധി ഉണ്ടെന്ന്. എന്താ അതിന് തെളിവ്? ദേഹാത്മബുദ്ധി ഉള്ളതുകൊണ്ടാണ് ദേഹത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നു. ദേഹാത്മബുദ്ധി ഇല്ലാതെ വ്യവഹാരം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൾബിൽ ഇലക്ട്രിസിറ്റി ഇല്ലാതെ അത് പ്രകാശിക്കുന്നു എന്ന് പറയും പോലെ ഇരിക്കും. കാരണം എല്ലാ വ്യവഹാരത്തിനും ആധാരമായിരിക്കുന്ന എന്താണ്? ദേഹാത്മബുദ്ധിയാണ്. എന്നാലും ദേഹത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളെല്ലാം സംഭവിക്കത്തുള്ളൂ. എപ്പോ ബോധം തന്നിൽ നിലനിൽക്കുന്നോ, ബോധം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശരീര ബുദ്ധിയാദികളോടുകൂടി താതാത്മ്യപ്പെട്ട് ഇന്ദ്രിയത്തിലൂടെയും മറ്റും ഈ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ബോധം നിലനിൽക്കുന്നു എന്ന് പറയുന്നത്. ഇതേത് കാലം നിലനിൽക്കുന്നു, അപ്പൊ ദേഹാത്മബുദ്ധി നിൽക്കും, ദേഹാത്മബുദ്ധി നശിക്കത്തില്ല. നശിക്കുന്നു എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അത് ശുദ്ധമായ അബദ്ധമാണ്. ഒന്നുകിൽ അവര് ഭ്രാന്തി കൊണ്ടങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ കള്ളം പറയുന്നു. പിന്നെ ദേഹാത്മബുദ്ധിക്ക് എന്താ സംഭവിക്കും? പിന്നെ ചിലയിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് നശിക്കണം നശിക്കണം. നശിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാധയാണ്. പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് വിശദീകരിച്ചിട്ടുണ്ട്. നാശമെന്ന് എവിടെയെങ്കിലും അങ്ങനെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാധയാണ്. അത് ഇങ്ങനെയുള്ള നാശം വിവേകം കൊണ്ട് നശിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, അല്ലാതെ നശിക്കുന്നു എന്ന് പറഞ്ഞാൽ നശിച്ചു, ഇവിടെ സുഷുപ്തിയിൽ നശിച്ചു. വിവേകം കൊണ്ട് ദേഹാത്മബുദ്ധി നശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകം കൊണ്ട് ദേഹാത്മബുദ്ധിക്ക് ബാധ സംഭവിക്കുന്നു. ബാധ സംഭവിക്കുക എന്ന് പറയുന്നത് വിവേകം തന്നെ ബോധിപ്പിക്കുന്നു ഈ ദേഹാത്മബുദ്ധി പരമാർത്ഥമല്ല, ഇത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. അതാണ് നാശമെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം. അതിനപ്പുറം ഒരു നാശം വിവേകം കൊണ്ട് സംഭവിക്കില്ല. എന്തുകൊണ്ടാണ് പല കാരണങ്ങളും പറഞ്ഞു. എന്താണ് വിവേകം എന്ന് പറയുന്നത്? ജ്ഞാനം കാരകമല്ല. ജ്ഞാനത്തിനൊന്നിനെയും നശിപ്പിക്കാനോ നശിപ്പിച്ച് ചാരമാക്കാനോ അഗ്നിയെപ്പോലെ ഒന്നും സാധ്യമല്ല. അഗ്നിയുടെയൊക്കെ ദൃഷ്ടാന്തം പറയുന്നത് ഈ ബാധയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ല, നാശത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ആവർത്തിച്ച് പറയുന്ന ഇത് എത്ര പറഞ്ഞാലും ബുദ്ധി നിൽക്കാത്ത ഒരു കാര്യമാണ്. കാരണം വിപരീതമായി പലതും നമ്മൾ ധരിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. പിന്നെ ഭാഷ്യകാരനും വീണ്ടും വീണ്ടും പറയുന്നു. നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും പറയുന്നു. അത് തന്നെ മനനം എന്ന് പറയുന്നു. തത്വമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വിസ്മരിക്കത്തില്ല. തത്വം വിസ്മരിക്കും. അതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത്. പ്രമാണജനിത വിവേകഗ്രഹണാത്തു പരാചീന സ്ഫടിക സ്വച്ഛേന സൗക്ലീന ചേന രൂപീണ അഭിനിഷ്പദ്യത ഇത്തിച്ചിരേ പ്രാഗപിത്ത ദൈവത്തൻ. ഇങ്ങനെ നമ്മൾ പറയുന്നു. എന്താണോ ആ വിവേകം ഉണ്ടാകുമ്പോൾ ആ സ്ഫടിക ശുദ്ധമാണ്, അശുദ്ധമായിരിക്കുന്നു എന്നെല്ലാം പറയുന്നു. എപ്പോൾ അത് ചുവപ്പായി കാണുമ്പോഴും. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? നാശമല്ല, ബാധയാണ് സംഭവിച്ചത്. ഇനി രജ്ജസ് സർപ്പദൃഷ്ടാന്തത്തെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ പറയും രജ്ജുവിലെ സർപ്പം പോലെയാണ്. കാരണം അവിടെ സർപ്പം നശിച്ചു പോയല്ലോ, കാണുന്നില്ലല്ലോ, സർപ്പത്തെ കണ്ടിട്ട് കാണുന്നില്ലല്ലോ. അപ്പോ അവിടെ ബാധയല്ല, സർപ്പത്തിന് നാശമാണല്ലോ സംഭവിച്ചതെന്ന് പറയും. അവിടെയും ബാധയാ സംഭവിച്ചിരിക്കുന്നത്, അവിടെയും നാശമെന്ന് പറയല്ല. എന്തുകൊണ്ട്? അവിടെ സർപ്പം ഉണ്ടായിട്ടില്ല, ഉണ്ടായാലേ പിന്നെ നശിക്കത്തുള്ളൂ. അവിടെ സർപ്പം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടായില്ല. ഉണ്ടാകാത്ത വസ്തുവിന്റെ നാശത്തെ നിങ്ങൾ അങ്ങനെ പറയും? പറയത്തില്ല. അവിടെയും കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്ന ഇവിടെ തന്റെ ബോധത്തിലാണ്. സർപ്പം എന്ന് പറയുന്ന ഒരു അവിവേകമാണ്. അവിവേകമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. കാരണം അവിടെ ഇവിടെ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനൊരു നിറമുണ്ട്, ചുവപ്പ് നിറം. അത് നമുക്കിവിടെ കാണാനുണ്ട്. അവിടെ നമുക്ക് കാണാനൊരു സർപ്പം വേറെയില്ല. ഏതിൽ നിന്നും? നമ്മുടെ ആ ബോധത്തിൽ നിന്നും വേറിട്ട് അവിടെ ഒരു സർപ്പമില്ല. അങ്ങനെ ഒരു ദൃഷ്ടാന്തമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചൊരു ഇവിടെ അങ്ങനെയല്ല, കാണുന്നതിനൊരു നിറവുണ്ട്. എന്തുകൊണ്ട്? അവിടെ ചെമ്പരത്തിക്ക് നിറവുണ്ട്, അത് തന്നെ സ്ഫടികത്തിലും കാണുന്നു. അപ്പം നിറവുള്ളതുകൊണ്ട് കാണുന്നു. ആ ദൃഷ്ടാന്തത്തിലുള്ള വ്യത്യാസമുണ്ട്. പക്ഷെ അവിടെ അങ്ങനെയല്ല, അങ്ങനെ കാണാനായിട്ടൊരു സർപ്പം അവിടെ ഇല്ല. പിന്നെന്താ അത്? അത് കേവലം തന്റെ ബോധം മാത്രം. അവിടെ എന്താ സംഭവിച്ചത്? ആ ഭ്രാന്തിക്ക് അവിടെയും ബാധയാണ് സംഭവിച്ചത്. എന്ത് സംഭവിച്ചു? വാസ്തവത്തിൽ അവിടെ ബോധം എങ്ങനെയാണ് ഉണ്ടാകേണ്ടിയിരുന്നത്? സ്ഫടികത്തിൽ സ്വച്ഛമാണ് എന്നുള്ള ബോധം ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഇവിടെ കയറിൽ ഇത് കയറാണെന്നുള്ള ബോധമാണ് ഉണ്ടാകേണ്ടത്. അവിടെ എന്ത് ബോധമുണ്ടായി? സർപ്പമാണെന്നുള്ള ബോധമുണ്ടായി. ആ ബോധത്തിന് എന്ത് സംഭവിച്ചു? ബാധ സംഭവിച്ചു. ബോധത്തിൽ ബാധ സംഭവിച്ചേ ഉള്ളൂ. അല്ല, ബാഹ്യമായ ഒരു കയറിനെ കണ്ട്, അവിടെ സർപ്പം എന്ന് പറയുന്ന രണ്ടാമതൊരു വസ്തുവിനെ കണ്ട്, പിന്നെ ആ സർപ്പം അവിടെ നിന്ന് പോയി, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണോ ഇവിടെ ജപാകുസുമത്തിലെ രക്തനിറത്തിന് ബാധ സംഭവിക്കുന്നത്, അതുപോലെ ഇവിടെ ബാധ സംഭവിക്കുന്നത് ജ്ഞാനത്തിന് വിഷയമായി അവിടെ ഒരു വസ്തു നിൽക്കുകയും ആ വസ്തുവിൽ ഭ്രാന്തി ഉണ്ടാകുകയും അവിടെ വിവേകം ഉണ്ടാകുകയും ചെയ്തു. അവിടെ അങ്ങനെയല്ല, ജ്ഞാനത്തിന് വിഷയമായിട്ട് ഒരു വസ്തുവെ ഒരിക്കലും ഉണ്ടായില്ല. കേവലം ജ്ഞാനത്തിൽ തന്നെയാണ് ഭ്രാന്തി സംഭവിച്ചിരിക്കുന്നത്, ബാഹ്യമായ വസ്തുവിനെ അപേക്ഷിക്കാതെ. അവിടെ അവിടെ തന്നെ എന്ത് ചെയ്തു? ആ അവിവേകത്തെ വിവേകം ബാധിച്ചു, ആ ജ്ഞാനത്തെ ജ്ഞാനം തന്നെ ബാധിച്ചു. അതുകൊണ്ട് അവിടെ എന്ത്? കേവലം ജ്ഞാനം മാത്രം. അവിടെ അവിവേകാവസ്ഥയിൽ എന്താ ഉണ്ടായിരുന്നു? ജ്ഞാനം. വിവേകാവസ്ഥയിൽ എന്താ ഉള്ളത്? ജ്ഞാനം. വേറൊന്നുമില്ല അവിടെ കൂടുതലായിട്ട്. അവിടെ ജ്ഞാനത്തിൽ സംഭവിച്ച അവിവേകത്തെ ജ്ഞാനം തന്നെ തിരുത്തി. അവിടെ സംഭവിച്ചിരിക്കുന്ന ബാധയാണ് അത് അടുത്ത ദൃഷ്ടാന്തമായി പറയുകയും ചെയ്യും. ശ്രൂവേണ അഭിനിഷ്പദ്യതേ ദേഹാദി ഉപാധി അവിവിക്ത ശിവസത്വ ജീവസ്യ ശ്രുതികൃതം വിവേകവിജ്ഞാനം ശരീര സമുത്ഥാനം വിവേകവിജ്ഞാനഫലം സ്വരൂപേണ അഭിനിഷ്പന്തി കേവല ആത്മസ്വരൂപ അവഗതി. അത് വിശദീകരിക്കുന്നു. അദ്വൈതത്തെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള തെറ്റിദ്ധാരണയും വരാത്ത രീതിയിൽ ഭാഷ്യകാരൻ ഇവിടെ വിശദീകരിക്കുകയാണ്. അത് ഒന്ന് ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു മനസ്സ് മാത്രം മതി. തഥാ അതുപോലെ ദേഹാദി ഉപാധി അവിവിക്ത സേവ ആ ദേഹാദി ഉപാധികളോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു. എന്താ താതാത്മ്യപ്പെട്ടിരിക്കുന്ന? ബോധം, അറിവ്. ഞാൻ താതാത്മ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ബോധം അതിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ താതാത്മ്യപ്പെടാവുന്നേ ഉള്ളൂ. ചിത്തും ജഡവും, ചിത്ത് ജഡത്തിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അവിവ്യക്ത ശിവ സതഹ ജീവസ്യ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ജീവൻ, ജീവഭാവം എന്ന് പറയുന്നത് ഈ താതാത്മ്യത്തെ. ഇവിടെ എന്താ വേണ്ടത്? ശ്രുതികൃതം വിവേക വിജ്ഞാനം, ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ശ്രുതിയെ അല്ലെങ്കിൽ ഉപദേശത്തെ ആവർത്തിക്കുന്നു. സത്യത്തെ അറിഞ്ഞ ഒരുവൻ പറയണം, ബോധിപ്പിക്കണേ ഇതാണ് സത്യം. അത് എങ്ങനെ ബോധിപ്പിക്കുന്നു? വെറും ഒരു ആശയത്തെ നമുക്ക് തരികയല്ല. ആർക്കാണോ അത് ബോധിക്കേണ്ടത് അവന്റെ അനുഭവത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ബോധിപ്പിക്കുകയാണ്, അവന്റെ യുക്തിയെ ആശ്രയിച്ചിട്ട് ബോധിപ്പിക്കുകയാണ്. ആണ് ഇവിടെ സുഷുതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ശ്രുതികൃതം വിവേക വിജ്ഞാനം, അതാണ് ശരീര സമുത്ഥാനം. അതാണ് ഇവിടെ ശരീരത്തിൽ നിന്നോ ശരീര സമുത്ഥായ സ്വരൂപത്തെ പ്രാപിക്കുന്നു എന്നെല്ലാം പറഞ്ഞല്ലോ. അതാണ് ശരീര സമുത്ഥാനം എന്ന് പറയുന്ന ശ്രുതിയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ജ്ഞാനമാണ്. ശ്രുതി തന്നെ സുഷുതി നമ്മുടെ അനുഭവമാണ്. ഉറങ്ങുന്നു, ഉണരുന്നു, ഇത് സദാ ഉള്ള അനുഭവമാണ്. പക്ഷെ ശ്രുതി എന്ത് ചെയ്യുന്നു? അതിനെ നമ്മളെ ബോധിപ്പിക്കുന്നു, നിന്റെ ഉറക്കം ഇന്നതാണ്, നിന്റെ ഉണർവ് ഇന്നതാണ്. എന്തിന്? ആ ബോധനത്തിലൂടെ ആ ശ്രോതാവിന്റെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം പ്രകടമാകാൻ വേണ്ടി. എന്ന് പറയുന്നത് ശ്രുതികൃതമായ വിവേക വിജ്ഞാനം, അതിനാണ് ശരീര സമുത്ഥാനം എന്ന് പറയുന്നത്. ശ്രുതി ഇത് നമ്മളെ കാണിച്ചു തന്നില്ലെങ്കിൽ നമ്മളിത് എങ്ങനെ അറിയും? ഉറക്കം സ്വരൂപപ്രാപ്തിയാണെന്ന് ശ്രുതി ബോധിക്കാതെ എങ്ങനെ അറിയും? അപ്പൊ പുറമെ നിന്ന് ബോധിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് അറിയുന്നത്. വിവേക വിജ്ഞാന ഫലം സ്വരൂപേണ അഭിനിഷ്പത്തി. അപ്പോ സ്വരൂപ അപ്പോ ശരീര സമുത്ഥാനം ജീവ ദേഹാദ്യുപാധി വിവിക്ത സൈവ സതഹ ജീവസ്യ ശ്രുതികൃതം വിവേക വിജ്ഞാനം ശരീര സമുത്ഥാനം. ശരീര സമുത്ഥാനം എന്ന് പറയുന്ന ആ വിജ്ഞാനം തന്നെയാണ് നമ്മൾ പറയുന്നത്. എന്താണ്? ശരീരാഭിമാനം നഷ്ടപ്പെടണം എന്ന് പറയുന്നു. അപ്പൊ ശ്രുതിയിൽ നിന്നും നമുക്കുണ്ടാകുന്ന ബോധത്തിനപ്പുറം വേറൊന്നും അവിടെ ഇല്ല. പലരും ധരിക്കുന്നത് പോലെ ശ്രുതിയിൽ നിന്ന് ബോധമുണ്ടായി, പിന്നെ ആ ബോധത്തിൽ നിന്ന് വേറൊരു ബോധമുണ്ടാകുക, അതിൽ നിന്ന് വേറൊരു ബോധമുണ്ടാകുക, അങ്ങനെ ബോധ പരമ്പരയൊന്നും ഇവിടെ സംഭവിക്കത്തില്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് പറയണം ഭാഷ്യക്കാർ. തത്വമസി എന്ന് ബോധിപ്പിക്കുമ്പോൾ ഒരുവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ബോധം ഉണ്ടാകുകയാണെങ്കിലും ഉണ്ടാകാതിരിക്കാം, അത് വേറെ കാര്യം. അതെപ്പോഴും നമ്മൾ ഓർക്കണം. ശ്രുതികൃതമായ ബോധം എന്ന് പറയുമ്പോൾ ശ്രുതി ബോധിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരാൾക്ക് ബോധം ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഒരു ബോധം അവന്റെ ഉള്ളിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് ശ്രുതികൃതമാണ്, അത് ശ്രവണത്തിൽ നിന്നുണ്ടാകുന്ന ബോധമാണ്. ആ ശ്രവണത്തിൽ നിന്നുണ്ടായ ഒരു ബോധം, അതിൽ നിന്ന് മറ്റൊരു ബോധം, അതിൽ നിന്ന് മറ്റൊരു ബോധം, അങ്ങനെ അവസാനം ചെന്നൊരു ബോധം, അങ്ങനെ ഒരു ബോധത്തെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. മറിച്ച് ശ്രുതി നമ്മളെ ബോധിപ്പിക്കുമ്പോൾ നമുക്ക് വിപരീതമായ ബോധം ഉണ്ടാകാം. അങ്ങനെയുള്ള ഒരാൾ നമ്മളെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്നുവെന്ന്, കേൾക്കുന്നുവെന്ന്, ധരിക്കുന്നു മറ്റൊന്ന് സാധാരണ പറയാറുണ്ട്. വിപരീത ബുദ്ധിയും മറ്റും ഉണ്ടാകാം. പക്ഷേ ശ്രുതി നിന്ന് ബോധിപ്പിക്കുന്നത് ശരിയായി ബോധിക്കുകയാണെങ്കിൽ ആ ബോധം ഏകമാണ്. എന്തുകൊണ്ട്? ഏകമായ തത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. അപ്പം ബോധം ഏകമായിരിക്കാനേ പറ്റും. രണ്ടു ബോധം ഉണ്ടാകത്തില്ല. ഒന്നിനെ തുടർന്ന് മറ്റൊരു ബോധം അങ്ങനെയും സംഭവിക്കത്തില്ല. കാരണം അത് പറയുന്നതുകൊണ്ട് ബോധം എപ്പോഴും വസ്തുതന്ത്രമാണ്. വസ്തു എങ്ങനെ അങ്ങനെ നമുക്ക് ബോധം ഉണ്ടാകത്തുള്ളൂ. ഏകമാണ്, അദ്വൈതമാണ്, പരമാർത്ഥമാണ് എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ബോധം ഉണ്ടാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ബോധിപ്പിക്കുന്നു, ബോധം ഉണ്ടാകുന്നു എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? ആദിത്യനിൽ എങ്ങനെയാണ് അതിന്റെ പ്രകാശം പ്രകടമാകുന്നു എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ബോധം എന്ന് പറയുന്നത് ആ തന്റെ തന്നെ സ്വരൂപത്തിന്റെ പ്രകാശമാണ്. അത് പുറമേ നിന്നുണ്ടാകുന്നു ഒന്നുമല്ല. ശ്രുതി വന്നിട്ട് തന്റെ ഉള്ളിൽ ബോധത്തെ സൃഷ്ടിക്കുന്നു ഒന്നുമില്ല. ആത്യന്തികമായ ബോധത്തെ എങ്ങനെ അവൻ ധരിക്കുന്നു? അത് തന്റെ തന്നെ പ്രകാശം തന്നെയാണ്. അങ്ങനെയുള്ള ആ ബോധം, അത് അതിനിവിടെ പറയുന്ന ശ്രുതികൃതമായ ബോധം. അതിന് ഒരു നിമിത്തം മാത്രമാണ്. ബാഹ്യമായ ശ്രുതി അങ്ങനെയാണ് തീപ്പട്ടി ഉരയ്ക്കുമ്പോൾ അവിടെ അഗ്നി പ്രകാശിക്കുന്ന പോലെ. ഇന്നവിടെ പ്രത്യേകിച്ച് അഗ്നിയെ സൃഷ്ടിച്ചു എന്ന് തോന്നുന്നു. എന്തുകൊണ്ട്? അഗ്നി സർവവ്യാപിയാണ്. അതിന്റെ അഭിവ്യക്തി, അതിന്റെ പ്രാകട്യ ഭാവത്തിന് ഒരു നിമിത്തം വേണം. അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ശ്രുതിയിൽ ഏതെങ്കിലും ബോധത്തിന്റെ ആവശ്യം വന്നു ഇല്ല. ഇവിടെ എന്താണ്? ഇവിടെ തീപ്പട്ടിയും കോലും പോലെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ബുദ്ധി, ശരീരം, ഇന്ദ്രിയം, ഈ താതാത്മ്യം, ഇതാണ് ഇവിടുത്തെ അന്ധകാരം. ഇതിനെ മാറ്റുന്നതിന് ഇവിടെ ഒരു കർഷണം ആവശ്യമാണ്, നിമിത്തം ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു ബോധം ആവശ്യമായി വന്നു. സൂര്യന് പ്രകാശം, വിശേഷിച്ചൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അവിടെ ഇരളില്ല. അതുകൊണ്ടാണ് സുഹൃത്തിയിൽ ബോധം ഉണ്ടാകാത്ത. അവിടെ അതിൻ്റെ ആവശ്യമില്ല. അവിടെ അജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ അവിടെയും ബോധം ഉണ്ടായി, അതിനെ നശിപ്പിക്കാം. പക്ഷെ അവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല, കേവലമായി പ്രകാശിക്കുന്നു. ആ സുഷുപ്ത സ്വരൂപത്തെക്കുറിച്ച് ആ രീതിയിൽ വേണം നമ്മൾ ധരിക്കേണ്ടത്. മറിച്ചാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ ആത്മബോധത്തിന് പകരം നമുക്കുണ്ടാകുന്ന അജ്ഞാനബോധമായിരിക്കും. അതിനുവേണ്ടി സുഷുപ്തി വരെ പോകേണ്ട കാര്യമില്ല. ജാഗ്രത തന്നെ ഉണ്ട് അജ്ഞാനബോധം. ഞാൻ അജ്ഞനാണെന്നുള്ള ബോധമുണ്ട്. എന്തിനു വേണ്ടി അതിനെ നിർദ്ദേശിച്ചിരിക്കുന്നു? അതാണ് ഇവിടെ ഞാനത് പറയുന്നത്. ഇവിടെ ശരീരാത് സമുദ്ധാനം എന്നുള്ള കാര്യം, അതിനെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ചർച്ച. ശ്രുതിയിൽ സുഷുപ്തിയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവിടുത്തെ ചർച്ച മുഴുവൻ. അല്ലാതെ സുഷുപ്തിയോട് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുള്ളതുകൊണ്ടല്ല, പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. ശ്രുതി അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് തത്വത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് വിടാൻ പറ്റത്തില്ല. അത് വിടുന്നതാണ് അദ്വൈത വിചാരത്തിനും നമുക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്. അത് വിടാതിരുന്നാലേ ആ ഭാഗം വിടാതിരുന്നാൽ മാത്രമേ ശരിയായി ബോധിക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ അത് ആവശ്യമായി വന്നു, ബോധം വിവേകം ആവശ്യമായി ഇവിടെ വന്നിരിക്കുന്നു. ആ വിവേകമോ അതിന് ശ്രുതിയെ ഉപദേശത്തെ ബാഹ്യമായ ഒരു നിമിത്തത്തെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നു. ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം അങ്ങനെ ഒരു നിമിത്തമല്ലാതെ മറ്റു നിമിത്തങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇവിടെ അഗ്നി ജ്വലിക്കുന്നതിനൊരു ഘർഷണം മാത്രം മതി, മറ്റൊന്നും വേണ്ട. അതുപോലെ ഈ ബോധമുണ്ടാകുന്നതിന് ഒരു ഉപദേശം മാത്രം മതി, അതിൽ നിന്നെ ഉണ്ടാകും. നനഞ്ഞിരുന്ന തീപ്പെട്ടി കത്തത്തില്ല, അത് വേറെ കാര്യം. ഇനി ചീത്തിയെ തന്നെ അണഞ്ഞു പോകും, ജ്വലിക്കത്തില്ല, അതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ഇവിടെ എന്താണ് വിവേകവിജ്ഞാനം ശ്രുതികൃതം പറയുന്നു, അതിനെയാണ് ശരീര സമുത്ഥാനം എന്ന് പറയുന്നത്, ആ ബോധം. അപ്പോ സുഹൃത്തിയിലേക്ക് ശരീരം വിട്ടുപോയപ്പോ അവിടെ ശ്രുതികൃതമായ വിജ്ഞാനം ഉണ്ടാകില്ല. പക്ഷെ ഇവിടെ ഭാഷകാരൻ പറയുന്നത് ആ ശരീര സമുത്ഥാനത്തെ കുറിച്ച് പറയുന്നത് നമ്മളെ ബോധിപ്പിക്കുന്ന ശ്രുതി എന്തിനു വേണ്ടി, ആ ശ്രുതികൃതമായ വിജ്ഞാനം ആ ശ്രോതാവിന് പ്രകാശിക്കുന്നതിന് വേണ്ടിയാണ് എന്നാ പറയുന്നു. എന്റെ താല്പര്യം രണ്ടിനെയും കൂടെ ബന്ധപ്പെടുത്തണം. ഒന്ന്, തന്നിൽ സഹജമായി സംഭവിക്കുന്ന കാര്യം, അതുകൊണ്ട് തനിക്ക് വിശേഷിച്ച് യാതൊരു പ്രയോജനമില്ല. താൻ ഉറങ്ങിയാലും ശരി, ഉണർന്നിരുന്നാലും ശരി, തന്നെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികമായ യാതൊരു പ്രയോജനമില്ല. എന്തിനു വേണ്ടി വിവേകത്തിൽ, തനിക്ക് വേണ്ടത് വിവേകമാണ്. താൻ ഉറങ്ങിയെന്ന് പറഞ്ഞു ഒന്നും സംഭവിക്കുന്നില്ല, ഉണർന്നിരുന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ തന്നിൽ സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ശ്രുതി ബോധിപ്പിക്കുമ്പോൾ തനിക്ക് പ്രയോജനം ഉണ്ടാകുന്നു. ശ്രുതി പറയുന്നു ഇങ്ങനെ നിന്നിൽ സംഭവിക്കുന്ന എന്നതാണ് എന്ന് പറയുമ്പോൾ അതിനാണ് പറയുന്നത് ശ്രുതി കൃതമായ വിവേക വിജ്ഞാനം എന്ന് പറയുന്നു. അല്ലാതെ ഉറങ്ങിയതുകൊണ്ടോ ഉണർന്നതുകൊണ്ടോ എന്തെങ്കിലും വിശേഷ ഗുരുവിനുണ്ടാകുമെന്ന് അല്ല പറയുന്നു. അത് സമ്മിക്കായ രീതി, ശരിയായ രീതിയിൽ ശ്രുതി ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അതിനവിടെ പറയുന്നു അതാണ് ശരീര സമുത്ഥാനം. ശരീരത്തിൽ നിന്നുള്ള സമുത്ഥാനം എന്ന് പറഞ്ഞത് അതാണ്. ഇതെന്താ ഇതിങ്ങനെ പറയുന്നത്? കാരണം നേരത്തെ പൂർവ്വപക്ഷി ചോദിച്ചു ശരീരത്തിൽ നിന്ന് സമുത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ, ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? സ്വരൂപസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വരൂപം അതാണല്ലോ പൂർവപക്ഷം, പിന്നെ ഇനി എന്താ? എല്ലാവരും ജ്ഞാനിയോ അജ്ഞാനിയോ എന്ന് ഭേദമില്ല, എല്ലാവരും ഉറങ്ങുന്നു ഉണരുന്നു, ഇതിലെന്തിലാ വ്യത്യാസം ഇരണ്ടും തമ്മിൽ? ഇനി എല്ലാവരും സ്വരൂപസ്ഥിതിയാണ്, പിന്നെ ഇത് അറിഞ്ഞിട്ട് എന്താ വ്യത്യാസം, അറിയാതിരുന്ന എന്താ വ്യത്യാസം? ഇങ്ങനെയൊക്കെ ഒരുപാട് പൂർവപക്ഷങ്ങൾ മുമ്പ് വന്നു. അതിന് സമാധാനമായിട്ട് ഇവിടെ ശരീര സമുത്ഥാനത്തെ കുറിച്ച് പറയുന്നത് ആ ശരീര സമുദ്ധാനം വിവേക വിജ്ഞാന ഫലം സ്വരൂപേണ അഭിനിഷ്പത്തി കേവല ആത്മസ്വരൂപ അവഗതിഹി.